പരമ്പരയെ സ്മരിച്ചുകൊണ്ട് ബ്രഹ്മസൂത്ര സംഗ്രഹഭാഷ്യം അധ്യായം ഒന്ന് പാദം രണ്ട് അധികരണം ആറ് സൂത്രം 22 അദൃശ്യത്വാധികരണം അദ്രേശ്യമഗ്രാഹ്യം അഗോത്രം അവർണം അചക്ഷുശ്രോത്രം തഥപാണിപാദം നിത്യം വിഭം സർവഗതം സസൂക്ഷ്മം തദവിയം യദ്ഭൂതയോനി. അവിടെ ഭൂതയോനി, ഭൂതങ്ങൾക്കെല്ലാം കാരണം എന്താണത് എന്നെ കുറിച്ചാണ് ഇവിടെ ചർച്ച. അത് പ്രധാനമാകാമോ? അല്ല, ഈശ്വരനാണ്, അത് ജീവനാണ്, ഈശ്വരനാണെന്നാണ് സിദ്ധാന്തം. അതിനെ സമർത്ഥിക്കുന്നതിനാണ് വിശേഷണ ഭേദ വ്യപദേശാഭ്യാം ച നൈതരു ദിവ്യഹ്യമൂർദ്ധ പുരുഷ സബാഹ്യഭ്യന്തരു ഹ്യച അപ്രാണോ ഹ്യമനാശുഭ്ര ഹ്യക്ഷരാത് പരതഃ പര. ഇങ്ങനെയെല്ലാം വിശേഷങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നതുകൊണ്ടും ഭേദം പറഞ്ഞിരിക്കുന്നതുകൊണ്ടും നൈതരു, അത് ജീവനുമല്ല പ്രധാനവുമല്ല. പിന്നെ എന്താണ്, ഭൂതയോനി ജഗത്തിന് കാരണമായിരിക്കുന്നത് ഈശ്വരനാണ്. നഹി ഏത് ദിവിത്വാദി വിശേഷണം അവിദ്യാ പ്രത്യുപസ്ഥാപിത നാമരൂപ പരിച്ഛേദ അഭിമാനിന തദ്ധർമാൻ സ്വാത്മനി കത്പയത ശരീരസ്യ ഉപപദ്യത്തെ. നഹേതത് ദിവ്യ അമൂർത്ത പുരുഷ സബാഹ്യാഭ്യന്തര എന്നെല്ലാം പറയുന്ന വിശേഷണങ്ങൾ അത് കഴിഞ്ഞ ദിവസം നമ്മൾ വിശദീകരിച്ചാണ്. ഇതൊന്നും ദിവ്യത്വാദി വിശേഷണം, ഈ വിശേഷണമൊന്നും ജീവന് യോജിക്കത്തില്ല, പരമാത്മാവിനെ ഇത് യോജിക്കത്തുള്ളൂ. ശ്രുതിയുടെ അവിടെ താല്പര്യം ഭൂതയോനി എന്നുള്ളതുകൊണ്ട് ശ്രുതിയുടെ താല്പര്യം പരമാത്മബോധത്തിലാണ്. ശ്രോതാവിന് പരമാത്മാവിനെ കുറിച്ച് ബോധമുണ്ടാവണം. അത് ജീവനെ കുറിച്ചല്ല, ജീവൻ എങ്ങനെയുള്ളതാണെന്ന് പറയുന്നു. അവിദ്യ പ്രത്യുപസ്ഥാപിത നാമരൂപ പരിച്ഛേദ അഭിമാനിന, അവിദ്യാകൽപിതമായിരിക്കുന്ന നാമരൂപ പരിച്ഛേദത്തിൽ അഭിമാനമുള്ളവൻ, നാമരൂപ പരിച്ഛേദം എന്ന് പറയുന്ന ഈ ശരീരം മുഖ്യമായിട്ട് ഈ ശരീരത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നതെല്ലാം നാമരൂപ പരിച്ഛേദങ്ങളാണ്. പരിച്ഛിന്നമായിരിക്കുന്ന എന്നർത്ഥം, നാമം കൊണ്ടും രൂപം കൊണ്ടും പരിച്ഛിന്നമായിരിക്കുന്നു. അതെങ്ങനെയുള്ളതാണ്? അവിദ്യ പ്രത്യുപസ്ഥാപിതമാണ്. അവിദ്യ കൊണ്ട് കൽപ്പിതമാണ്, അവിദ്യ കാര്യമാണ് പലതരത്തിലും പറയും. സ്വപ്നം പോലെ എന്നും പറയാം. സ്വപ്നത്തിൽ എങ്ങനെയാണോ ശരീരം, അവിദ്യ കാര്യമായിരിക്കുന്നത്, അതുപോലെ ഈ ശരീരവും അവിദ്യ കാര്യമായിരിക്കുന്നു. അവിദ്യ പ്രത്യുപസ്ഥാപിത നാമരൂപ പരിച്ഛേദ അഭിമാനം, അങ്ങനെയുള്ള നാമരൂപ പരിച്ഛേദത്തിൽ അഭിമാനിക്കുന്ന വൻ തദ്ധർമാൻ സ്വാത്മനി കൽപ്പയത, അതിനെ വിശദീകരിക്കുന്നു. ആ ധർമ്മങ്ങളെ തന്നിൽ കൽപ്പിക്കുന്നവൻ ശരീരത്തിന്റെ ധർമ്മം സ്ഥൂലത്വം കൃശത്വം തുടങ്ങിയ ധർമ്മങ്ങളെ തന്നിൽ കൽപ്പിക്കുന്നു. ഞാൻ സ്ഥൂലമാണ്, ശരീരത്തിൻ്റെ ധർമ്മങ്ങൾ, വയസ്സ്, അവസ്ഥ ഇതെല്ലാം തന്നിൽ കൽപ്പിക്കുന്നവൻ ആര്? ശരീരസ്യ ജീവൻ. അവന് ഇതൊന്നും യോജിക്കത്തില്ല. ഈ പറയുന്ന ദിവ്യനാണ്, അമൂർത്തനാണ്, അപ്രാണനാണ്, ആ മനസ്സാണ് എന്നൊന്നും പറയുന്ന ജീവന് യോജിക്കത്തില്ല. കാരണം ജീവൻ ശരീരധർമ്മങ്ങളെ ഇത് കൽപ്പിക്കുന്നു. അപ്പൊ അതിൽ വിശേഷിച്ചു പറഞ്ഞത് അവിദ്യാപ്രത്യുപസ്ഥാപിതമായ നാമരൂപ പരിച്ഛേദം എന്നുള്ള പറയും. അത് ഈ ശരീരത്തിന്റെ പരമമായ കാരണത്തെ പറയുകയാണ്. ആത്യന്തികമായൊരു കാരണം ശരീരത്തിന് നോക്കിക്കഴിഞ്ഞാൽ ശരീരത്തിന്റെ പരിണാമവും മറ്റും നമ്മൾ അനുഭവിക്കുന്നതാണ്. ശരീരത്തിന്റെ അവസ്ഥാഭേദങ്ങൾ, ബാല്യം, യൗവനം, വാർദ്ധക്യം ഇതെല്ലാം നമ്മൾ സ്വയം അനുഭവിക്കുന്നതാണ്. അതിൽ അഭിമാനമുണ്ട്. പക്ഷെ അതിന്റെ കാരണത്തെ പറഞ്ഞു കഴിഞ്ഞാലോ, അത് അവിദ്യ കൽപ്പിതമാണ്. ഏതുപോലെ? സ്വപ്നം പോലെ. അതുവരെയും ചിത്തിൽ കൽപ്പിതമാണ്, ബോധത്തിൽ കൽപ്പിതമാണ് എന്ന് പറയും. അവിടെ അഭിമാനം വന്നു. അഭിമാനം കൊണ്ട് ശരീരധർമ്മങ്ങളെ തന്നിൽ കൽപ്പിച്ചു, താൻ എന്നിങ്ങനെ കൽപ്പിച്ചു. അത് സ്വപ്ന സദൃശ്യം എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് അവിദ്യ പ്രത്യുപസ്ഥാപിതം എന്ന് പറയുന്നത്, അവിദ്യ കൽപ്പിതം എന്ന് പറയുന്നു. അവിദ്യ കൽപ്പിതമായ അതേതുപോലെ സ്വപ്നത്തിൽ സ്വപ്ന അനുഭവം തന്നെ സ്വപ്നാനുഭവത്തിന്റെ ആരംഭവും അവസാനവുമല്ല. സ്വപ്നം ആദ്യന്തം അത് അവിദ്യ കൽപ്പിതമാണ് എന്ന് പറയാം. അവിദ്യ കൽപ്പിതമായ അവിടെ ശരീരം വന്നു, അവിദ്യ കൽപ്പിതമായ അവിടെ ശരീരത്തിൽ അഭിമാനം വന്നു, അവിദ്യ കൽപ്പിതമായി ശരീരധർമ്മങ്ങളെ തന്നെ ആരോപിച്ചു. അപ്പൊ സ്വപ്നത്തിലെ എല്ലാ അനുഭവങ്ങളും ചേർത്തിട്ടാണ് പറയുന്നത് അത് അവിദ്യ കൽപ്പിതമാണ്. അങ്ങനെ ഒരു ഒരു കാരണം ഒരു അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നു. ദേഹവും ദേഹാഭിമാനവും ദേഹധർമ്മങ്ങളും ആത്മാവിൽ ഉള്ള ആരോപവും ഇതിനെല്ലാം അവിടെ കാരണമായിട്ടൊന്നുണ്ടായിരുന്നു. അതിനാണ് അവിദ്യ എന്ന് പറയുന്നത്. ജാഗ്രതത്തിലും അതുപോലെ തന്നെന്നാ പറയുന്നു. സ്വപ്നത്തിൽ അവിദ്യ കൽപ്പിതനായതുകൊണ്ട് താൻ അവിടെ അജ്ഞനായിരുന്നു. അനുഭവം ഉണ്ടായിരുന്നു, ഞാൻ അജ്ഞനാണ് എന്നുള്ള അനുഭവം അവിടെയുണ്ട് സ്വപ്നത്തിൽ. ആ അജ്ഞനാണെന്നുള്ള അനുഭവം അതും അവിദ്യ കൽപ്പിതമായി ഉണ്ടായതാണ്. അവിദ്യ കൽപ്പിതമായി ശരീരവും ശരീര അഭിമാനവും ശരീരധർമ്മങ്ങളുടെ ആരോപവും എല്ലാം സംഭവിച്ചതുപോലെ തന്നെയാണ് അവിടെ സ്വപ്നത്തിൽ അജ്ഞാനം, ഞാൻ അജ്ഞനാണെന്നുള്ള അനുഭവം ഉണ്ടായത്. അതുപോലെ തന്നെ ജാഗ്രത, ഇതിനെല്ലാം ചേർത്താ പറയുന്നത് അവിദ്യ കൽപ്പിതം എന്ന് പറയുമ്പോൾ ജാഗ്രതത്തിൽ ഇപ്പം ഞാൻ അറിയുന്നു ഞാൻ അജ്ഞനാണ് എന്നുള്ള അനുഭവമുണ്ട്. ഈ അനുഭവം കൊണ്ട് ഞാൻ അറിവില്ലാത്തവനാണ് എന്നുള്ള അനുഭവം എല്ലാവർക്കും ഉണ്ട്. എന്നുവെച്ചാൽ തന്നെക്കുറിച്ചുള്ള ശരിയായ അറിവ് തനിക്കില്ല എന്നുള്ള ബോധം എല്ലാവർക്കും ഉണ്ട്. തൻ്റെ അജ്ഞാനത്തെക്കുറിച്ചുള്ള ബോധം എല്ലാവർക്കും ഉണ്ട്. ജാഗ്രതത്തിൽ ഞാൻ ശരീരമാണ് എന്നറിയുന്നു, ശരീരധർമ്മങ്ങൾ എന്നെ ആരോപിക്കുന്നു, ഞാൻ വൃദ്ധനാണ് യുവാവാണ്. ഇങ്ങനെയുള്ള ആരോപങ്ങളും അഭിമാനവും ഉള്ളതുപോലെ തന്നെ ഒരനുഭവമാണ് ഞാൻ അജ്ഞനാണെന്നുള്ളത്. അതായത് ഈ ജാഗ്രത അനുഭവത്തിൽ അന്തർഭവിച്ചിരിക്കുന്ന ഒന്നാണ് തൻ്റെ അജ്ഞാനാനുഭവം. ഈ ഒരു അജ്ഞാനാനുഭവം കൊണ്ട് അല്ല ശരീരവും മറ്റും കൽപ്പിച്ചിരിക്കുന്നു. ഈ മുഴുവൻ അനുഭവം ജാഗ്രതത്തിലേക്ക് താൻ കടന്നു വരുന്നത് മുതൽ ജാഗ്രത അവസാനിക്കുന്നതുവരെ നിൽക്കുന്ന എല്ലാ അനുഭവം ശരീരമാണെന്നും ശരീരധർമ്മങ്ങളെ തന്നെ ആരോപിക്കുന്നു, എല്ലാ അനുഭവങ്ങൾക്കും കാരണമായിരിക്കുന്നതാണ് അവിദ്യ എന്ന് പറയുന്നത്. അത് ഈ ജാഗ്രത അനുഭവത്തിൽ അന്തർഭവിച്ചിരിക്കുന്ന കേവലമായ അറിവില്ലായ്മയല്ല. അവിദ്യ എന്ന് പറയുമ്പോൾ അതെല്ലാത്തിനും ഉൾക്കൊള്ളുന്ന ഒന്നാണ്. അവിദ്യ കാരണമായി ഇതെല്ലാം സംഭവിച്ചെന്ന് പറയാം. അതുകൊണ്ട് അവിദ്യ പ്രത്യുപസ്ഥാപിതമെന്ന് പറയുന്നതാണ്. ഇവിടെ അജ്ഞനാണെന്നുള്ള അനുഭവത്തിനും കാരണമായിരിക്കുന്ന ഒരവിദ്യ, ശരീരിയാണെന്നുള്ള അനുഭവത്തിനും കാരണമായിരിക്കുന്നു അവിദ്യ. അത് മനസ്സിലാക്കണമെങ്കിൽ സ്വപ്നത്തെ പോലെ ഒരാൾക്ക് സ്വപ്നത്തിലേക്ക് വന്നതിന് ശേഷമാണ് പിന്നെ അയാൾക്ക് അനുഭവം ഉണ്ടായത്. എന്താണ് ഞാൻ അജ്ഞനാണ് അയാൾക്ക് പറയാൻ കഴിയുമോ? ഞാൻ അജ്ഞനാണ് എന്നറിയുന്നു, അതുകൊണ്ട് എൻ്റെ അജ്ഞാനം കൊണ്ടാണ് സ്വപ്നമുണ്ടായത്. സ്വപ്നത്തിന് കാരണമായ ഒന്നുണ്ട്, അതാണ് അജ്ഞാനം എന്ന് പറയുന്നു, അവിദ്യ എന്ന് പറയുന്നു. അവിദ്യ കൊണ്ട് സ്വപ്നത്തിൽ ശരീരബോധവും മറ്റും ഉണ്ടായി, അവിടെ അജ്ഞാനവും അതുകൊണ്ടുണ്ടായി, അല്ലെങ്കിൽ അജ്ഞാനത്തിന്റെ അനുഭവം ഉണ്ടായി. അതുപോലെ തന്നെയാണ് ജാഗ്രതത്തിൽ സംഭവിക്കുന്നത്. അവിദ്യ പ്രത്യുപസ്ഥാപിതം എന്ന് പറയുന്നതാണ്. ആ വിദ്യ കൽപ്പിതമായ ഈ ജാഗ്രത അനുഭവത്തിൽ ഒരാൾ അജ്ഞാനത്തെ അറിയുന്നു, ഞാൻ അജ്ഞനാണ് എന്നറിയുന്നു, ഞാൻ അറിവില്ലാത്തവനാണ് എന്നറിയുന്നു. അതീ ദേഹാഭിമാനത്തിന്റെ ഒരു ഭാഗമായി പ്രതീതമാകുന്നതാണ്. അതിനെല്ലാം അവിദ്യ എന്ന് പറയുന്നു. എന്നാൽ അവിദ്യയിൽ അതെല്ലാം അന്തർഭവിച്ചിരിക്കുന്നുണ്ട്. എങ്ങനെയാണോ അവിദ്യയിൽ ശരീരം അന്തർഭവിച്ചിരിക്കുന്നു, അവിദ്യയിൽ ശരീരം അഭിമാനം അന്തർഭവിച്ചിരിക്കുന്നത്, അവിദ്യയിൽ ഈ അറിവില്ലായ്മ അന്തർഭവിച്ചിരിക്കുന്നത്, അതുപോലെ ഈ അജ്ഞാനം അന്തർഭവിച്ചിരിക്കുന്നു. മൊത്തത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നതിന് ജാഗ്രത എന്ന് പറയുന്ന ഇതല്ല, അത് അജ്ഞാനമെന്ന് പറഞ്ഞാലും ശരി, ശരീര അഭിമാനമെന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഒരു അനുഭവമാണ്. അജ്ഞാനമെന്ന് പറയുന്ന ഒരു അനുഭവമാണ്. ഇത്തരം ഒരു അനുഭവത്തിലേക്ക് ഒരാൾ, ഒരു ജീവൻ കടന്നു വരുന്നതിന്, ജാഗ്രത അനുഭവത്തിലേക്ക് കടന്നു വരുന്നതിന്, കടന്നു വന്ന് ഈ ജാഗ്രത അനുഭവത്തെ നിലനിർത്തി എന്നതിന് കാരണമായ ഒന്ന് അതിനെയാണ് അജ്ഞാനം, അവിദ്യ എന്ന് പറയുന്നു. എന്ന് പറയുന്നത് അവിദ്യ കല്പിതമായിരിക്കുന്നു. ഇതെല്ലാം അവിദ്യ പ്രത്യുപസ്ഥാപിതമായ നാമരൂപ പരിച്ഛേദം, ശരീരവും മറ്റും അതിൽ അഭിമാനിയായിട്ടുള്ള, എന്നാൽ തദ്ധർമ്മാൻ, ഈ നാമരൂപ പരിച്ഛേദ ധർമ്മങ്ങളെ സ്വാജ്ഞാനത്തിൽ കൽപ്പയത കൽപ്പിക്കുന്ന ശരീര ആ ജീവനെ ദിവ്യം, അമൂർത്തം, പുരുഷ, സബാഹ്യാഭ്യന്തര എന്നൊന്നും പറയാൻ കഴിയത്തില്ല. തസ്മാ സാക്ഷാത് അപുരുഷ പുരുഷേ ഉച്ചതേ. അതുകൊണ്ട് സാക്ഷാത് ഔപനിഷത പുരുഷനെയാണ് ഇവിടെ പറയുന്നത്. ഉപനിഷത്തിലൂടെ വെളിപ്പെടുന്ന, സാക്ഷാത്തായിരിക്കുന്ന, എന്നുവെച്ചാൽ സ്വയം അപരോക്ഷമായിരിക്കുന്ന, സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മ എന്നും മറ്റും പറയും, അപരോക്ഷമായിരിക്കുന്ന പുരുഷനെയാണ് ഇവിടെ പറയുന്നത്. ഏത് ഭൂതയോനി എന്ന് പറയുന്നത്, ആ പുരുഷൻ എന്ന് പറയുന്നത് പരമാത്മാവാണ്. ഔപനിഷത പുരുഷൻ എന്ന് പറയുന്നു, അത് പുരുഷൻ എന്ന് സാധാരണ പറയുന്നു, ജീവനെ ഉദ്ദേശിച്ചിട്ടാണ്. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു ഭേദം കൽപ്പിക്കാതെ ഇവിടെ പറയുന്നു ആ പരമാത്മാവിനെ തന്നെയാണ് ഇവിടെ പറയുന്നത്. തഥാ പ്രധാനാദപി പ്രകൃതം ഭൂതയുവനും ഭേദേനും വിധിച്ചതി. പ്രധാനത്തിൽ നിന്നും വേറിട്ട്, പ്രധാനം എന്ന് പറയുമ്പോൾ സാംഖ്യന്മാർ കൽപ്പിക്കുന്ന പ്രധാനത്തിൽ നിന്നും വേറിട്ട്, പ്രകൃതം ഈ സന്ദർഭത്തിൽ ചർച്ച ചെയ്യുന്ന ഭൂതയുവനി പരമേശ്വരന് ഭേദേന വിധിച്ചതി, വേറിട്ടതിനെ ഇവിടെ പറയുന്നു. എങ്ങനെ? അക്ഷരാത് പരതഹ പര അപ്രാണോ ഹ്യമന ശുഭ്ര ഹ്യക്ഷരാത് പരതഹ പര എന്നവിടെ പറയുന്നു. ആ മന്ത്രത്തിൽ തന്നെ പരമായിരിക്കുന്ന അക്ഷരത്തിനും അപ്പുറമാണ് പരനാണ്. അക്ഷരം അവ്യാകൃതം നാമരൂപ ബീജശക്തിരൂപം ഭൂതസൂക്ഷ്മം ഈശ്വരാശ്രയം തസ്യ ഉപാധിഭൂതം സർവസ്മാൻ വികാരാത് പരോ യോ അവികാരഃ തസ്മാത് പരതഃ പര ഇത് ഭേദേന വിപദേശാത്. സൂത്രത്തിലാദ്യമെന്ന വിശേഷണം ദിവ്യം അമൂർത്തം എന്നെല്ലാം വിശേഷങ്ങൾ പ്രയോഗിച്ചിരിക്കുന്നുണ്ട്. ഭൂതയോനി പരമാത്മാവാണ്. അടുത്ത ഭേദവ്യപദേശന വ്യാഖ്യാനിക്കുന്നു. ഭേദവ്യപദേശ അതിനെ വേറിട്ട് പറഞ്ഞിരിക്കുന്നത് കൊണ്ടും ഇങ്ങനെ വേറിട്ട് പറയുന്നത്, അക്ഷരം അവ്യാകൃതം, അക്ഷരം എന്ന് പറയുന്നത് അവ്യാകൃതമാണ്. അക്ഷരാത് പരതഹ പര എന്ന് പറയുന്നത് അക്ഷരം അവ്യാകൃതമാണ്. അവ്യാകൃതം എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യാകൃതമല്ലാത്ത, പ്രകടമാകാത്തത്. ഈ കാണുന്നതെല്ലാം വ്യാകരിക്കപ്പെട്ടതാണ്, പ്രകടമായതാണ്. എന്നുവെച്ചാൽ നാമരൂപ ബീജശക്തിരൂപം, നാമരൂപങ്ങളുടെ എല്ലാം ബീജശക്തിയായിരിക്കുന്നു. അതാണ് അവ്യാകൃതം. ഏതൊരു കാര്യത്തിനും ഒരു ബീജം ഉണ്ടായിരിക്കണം. വൃക്ഷം ഒരു കാര്യമാണെങ്കിൽ അതിന് വിത്ത് എന്ന് പറയുന്ന ഒരു ബീജം ഉണ്ടായിരിക്കണം. അത് കാര്യം സ്ഥൂലമാണെങ്കിൽ കാരണം സൂക്ഷ്മമായിരിക്കും, ബീജം സൂക്ഷ്മമായിരിക്കും. എല്ലാ കാര്യങ്ങൾക്കും അങ്ങനെ ഒരു കാരണം ആവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ ഈ ജഗത്തെന്ന് പറയുന്ന കാര്യത്തിനും ഒരു കാരണം ആവശ്യമാണ്. എങ്ങനെ? കാര്യകാരണ ബദ്ധമായി ചിന്തിക്കുമ്പോൾ, യുക്തിക്കനുസരിച്ച് ചിന്തിക്കുമ്പോൾ അങ്ങനെ ഒരു കാരണത്തെ സ്വീകരിച്ചു പറ്റും, ബീജകാരണത്തെ സ്വീകരിച്ചു പറ്റും. ഇവിടെ പ്രപഞ്ചത്തിൽ കാര്യങ്ങൾക്കെല്ലാം കാരണത്തെ പ്രപഞ്ചത്തിൽ തന്നെ കാണുന്നുണ്ട്. കാര്യമായ വൃക്ഷത്തിനും കാരണമായ ബീജത്തെ കാണുന്നുണ്ട്. ഇതേ യുക്തി അനുസരിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഇവിടെ ഈ കാണുന്ന കാര്യത്തിന് ഈ പ്രപഞ്ചത്തിൽ തന്നെ ഒരു കാരണം കാണണം. അതുകൊണ്ടാണല്ലോ പ്രപഞ്ചത്തിൻ്റെ രഹസ്യം എന്താണെന്നുള്ളത് പ്രപഞ്ചത്തിൽ തന്നെ അന്വേഷിക്കുന്നു. പ്രപഞ്ച കാരണം എന്തെന്ന് പറയുന്നു മനുഷ്യൻ പ്രപഞ്ചത്തിൽ തന്നെ അന്വേഷിക്കുകയാണ്. എന്താണതിന് കാരണം? യുക്തി. അതാണ് ബോധിപ്പിക്കുന്നത്. വൃക്ഷത്തിന് കാരണം വിത്താണ്, അത് രണ്ടും പ്രപഞ്ചത്തിലാണ്. അപ്പൊ ആ യുക്തി അനുസരിച്ചാണ് ഇവിടെ ചിന്തിക്കുന്നത്. കാര്യ കാരണ യുക്തി അതനുസരിച്ച് ബ്രഹ്മത്തെ കാരണമായിട്ട് എടുത്തു കഴിഞ്ഞാൽ യുക്തി അവിടെ ശരിയാവത്തില്ല. എന്തുകൊണ്ട്? അതിനെ കാര്യമായിട്ടോ കാരണമായിട്ടോ ഒന്നും ചിന്തിക്കാൻ പറ്റത്തില്ല. അത് ഈ കാര്യകാരണ നിയമങ്ങൾക്കുപരിയാണ്, അതിനെ അതിക്രമിച്ചിരിക്കുന്നത്. അപ്പോ ഈ പ്രാപഞ്ചികമായ യുക്തി അനുസരിച്ച് പ്രപഞ്ചത്തിന്റെ ഒരു കാരണത്തെ അന്വേഷിക്കുമ്പോൾ അവിടെ ഒരു ബീജത്തെ സ്വീകരിക്കേണ്ടി വരും. മാണ്ഡുക്യം ഭാഷകാരൻ ഇതിനെ നിഷേധിച്ചിട്ടുണ്ട്. ഈ കാര്യകാരണ യുക്തി എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൽ അന്തർഭവിച്ചു പോയ ഒന്നാണ്. ഈ കാര്യകാരണ യുക്തിയിലൂടെ ഒരിക്കലും പരമമായ കാരണത്തെ കണ്ടുപിടിക്കാൻ കഴിയത്തില്ല. എന്തുകൊണ്ട്? ആ പരമമായ കാരണം ഈ കാര്യകാരണ ബന്ധത്തെ അതിക്രമിച്ചിരിക്കുന്ന ഒന്നാണ്, അതിനതീതമാണ്. അതാണ് പരമാർത്ഥ സത്യം എന്ന് പറയുന്നത്. കാരണം ഏതെങ്കിലും ഒന്നിനെ കാരണമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ അടുത്ത് തർക്കപാദത്തിൽ വരുമ്പോൾ പറയും അത് മറ്റൊന്നിന് കാര്യമായി പോകും. ഒരു കാര്യത്തെ കണ്ടിട്ട് നമ്മളൊരു കാരണത്തെ അന്വേഷിച്ചു പോവുകയാണ്. അപ്പം ഇതാണ് അതിൻ്റെ കാരണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ കാരണം മറ്റൊന്നിന് കാര്യമായി പോകും, അതിൻ്റെയും കാരണത്തെ കണ്ടുപിടിക്കേണ്ടി വരും. അപ്പൊ ഇതിങ്ങനെ അവസാനമില്ലാതെ പോകും. അപ്പൊ കാര്യകാരണ ബന്ധം എന്ന് പറയുന്ന ഒന്ന് ശാശ്വതമായ ഒന്നില്ല. പക്ഷെ എന്നൊരിക്കലും പ്രപഞ്ചത്തിൽ അത് കാണുന്നുണ്ടല്ലോ, കാര്യകാരണ ബന്ധം. വൃക്ഷവും വിത്തും എന്നതുപോലെ അതുപോലെ ഈ കാണുന്ന സ്ഥൂലമായ പ്രപഞ്ചത്തിന് ഒരു കാരണം വേണം, സൂക്ഷ്മമായ ഒരു കാരണം വേണമെന്ന് പറഞ്ഞാൽ അതിനെ അവ്യാകൃതത്തെ സ്വീകരിക്കുക. അവ്യാകൃതം എന്ന് പറയുന്നതും പ്രധാനത്തെ പോലെ സ്വതന്ത്രമായ ഒരു കാരണമല്ല. അതങ്ങനെയല്ല, ഈശ്വരാശ്രയം ഈ അവ്യാകൃതം എന്തുകൊണ്ട് പ്രധാനമായിക്കൂടാ? പ്രധാനത്തെ പറയുന്നത് എന്താണ്? സ്വതന്ത്രമാണ് അത്, അങ്ങനെ അനാദി അനന്തമായി അങ്ങനെ നിൽക്കുന്ന ഒന്നാണ് അത്. ഈശ്വരാശ്രയം എന്ന് അവർ പറയില്ല. ഇവിടെ പറയുന്നു അവ്യാകൃതത്തെ സ്വീകരിക്കുമ്പോൾ, കാര്യകാരണ ബന്ധത്തെ അംഗീകരിച്ചുകൊണ്ട് ഒരു സൂക്ഷ്മ കാരണത്തെ സ്വീകരിക്കുമ്പോൾ അതിനെ ഈശ്വരാശ്രയം എന്ന് പറയേണ്ടി വരും. ഈശ്വരനാണ് അതിന് ആശ്രയമായിരിക്കുന്നത്. അപ്പോൾ ഈശ്വരാശ്രയമായ ഒരു അതിസൂക്ഷ്മമായ ഒരു അവ്യാകൃതത്തെ സ്വീകരിക്കുമ്പോൾ അവിടെ അതിന് മായ എന്ന് പറയും. ചിലടത്ത് അതിന് അവിദ്യ എന്ന് പറയും, അവിദ്യാശക്തി മായാശക്തി. ചിലടത്ത് അവ്യാകൃതമെന്ന് പറയും, ചിലടത്ത് അവ്യക്തമെന്ന് പറയും. അങ്ങനെ പല പേരുകളിൽ പറയും. ചില സ്ഥലങ്ങളൊക്കെ ഇത് അല്പസ്വല്പ വ്യത്യാസത്തിൽ പറയും. എങ്ങനെ അവിദ്യ എന്ന് പറഞ്ഞാൽ ഇന്നതാണ്, മായ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ വ്യത്യാസമുണ്ട്, അവ്യാകൃതം എന്ന് പറഞ്ഞാൽ മറ്റൊന്നാണ്. ഇങ്ങനെ വ്യത്യാസപ്പെടുത്തിയും പറയും. പക്ഷേ പൊതുവെ പറഞ്ഞാൽ എന്താണ്, ഈ അവ്യാകൃതം എന്ന് പറയുന്നത് ഒരു ഈശ്വരനെ ആശ്രയിച്ചിരിക്കുന്ന ഒരു ശക്തി വിശേഷമാണെന്നാണ് ഇവിടെ പറയുന്നത്. നാമരൂപ ബീജശക്തി രൂപം, ഈ കാണുന്ന നാമരൂപങ്ങളുടെ എല്ലാം ബീജമായ ശക്തി ശക്തിരൂപത്തിലിരിക്കുന്നു. ഇതൊക്കെ പലതരത്തിൽ തിരിച്ചും മറിച്ചുമൊക്കെ വ്യാഖ്യാനിക്കുന്നുണ്ട്, നമ്മൾ അങ്ങോട്ടൊന്നും പോകുന്നില്ല, സരളമായി മനസ്സിലാക്കാവുന്ന രീതിയിലാണ് ഈ ഭാഗം വ്യാഖ്യാനിച്ച് പല സിദ്ധാന്തങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. അന്ന് നമുക്കിവിടെ വിഷയമില്ല, നമുക്ക് എങ്ങനെ എളുപ്പം മനസ്സിലാകും ആ രീതിയിൽ. ഈ പറയുന്നത് മനസ്സിലാക്കാൻ എളുപ്പമാണ്. അവ്യാകൃത എന്താണെന്ന് കൂടെ പറയണം, അതിനെ തന്നെ അക്ഷരം എന്ന് പറയും. അക്ഷരാത് പരതഃ പര, പരമായിരിക്കുന്ന അക്ഷരത്തിനും പരനാണ് ഈശ്വരൻ എന്ന് പറഞ്ഞു. അപ്പോൾ പരനായിരിക്കുന്ന അക്ഷരം എന്താണ്? ഈ സന്ദർഭത്തിൽ അതെങ്ങനെ എടുക്കണം? കാരണം ദിവ്യോഹ്യ മൂർത്ത പുരുഷ സബാഹ്യ അഭ്യന്തരോഹ്യ അപ്രാണോ അമന ശുഭ്ര എന്നെല്ലാം പറഞ്ഞത് ആ പുരുഷനെ കുറിച്ചാണ്. ഇത്രയും പുരുഷന്റെ വിശേഷണങ്ങളായി പറഞ്ഞിട്ടാണ് പറയുന്നത് അക്ഷരാത് പരതഃ പര. ആ പുരുഷൻ അക്ഷരനും അക്ഷരപുരുഷനും അപ്പുറമാണ്. ഇവിടെ പുരുഷ ശബ്ദം പറഞ്ഞില്ല, അക്ഷരമായിരിക്കുന്നതിനും അപ്പുറമാണ് മൂടൻ. അപ്പൊ അക്ഷരമായിരിക്കുന്ന അപ്പൊ പുരുഷനല്ല. ഗീതി പറഞ്ഞപ്പോ അക്ഷരപുരുഷനെന്ന് പറഞ്ഞു, ഇവിടെ അക്ഷരൻ എന്ന് പറയുന്ന പുരുഷേതത്വം പറഞ്ഞില്ല. ഇവിടുത്തെ സന്ദർഭം വേറെയാണ്. ഇവിടെ അക്ഷരമായിരിക്കുന്നതിനെ വിശദീകരിച്ച് എങ്ങനെയാണോ അത് അവ്യാകൃതമാണ്, പ്രകടമാകാത്ത രൂപമാണ് ഈ പ്രപഞ്ചത്തിന്റെ, നാമരൂപ ബീജമാണ്, ബീജശക്തിയാണ്, നാമരൂപങ്ങളുടെ എല്ലാം ബീജശക്തിയാണ്. പിന്നെ അത് ഭൂതസൂക്ഷ്മമാണ്, ഈ ഭൂതങ്ങളുടെ എല്ലാം സൂക്ഷ്മഭാവമാണ്, ഈ കാണുന്നതെല്ലാം ഭൂതസ്ഥൂലമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എല്ലാം സൂക്ഷ്മം. എന്റെ സൂക്ഷ്മമെന്ന് പറയുമ്പോൾ നമ്മളിവിടെ സ്ഥൂലമായിരിക്കുന്ന ഒന്നിനെ ഛേദിച്ച് ഛേദിച്ച് ഛേദിച്ച് എന്ന് കഴിഞ്ഞാൽ അവസാനം വെളിപ്പെടുന്ന സൂക്ഷ്മം എന്നുള്ള അർത്ഥത്തിലല്ല. സ്ഥൂലമായതിനെ എത്ര ഛേദിച്ചാലും അത് സ്ഥൂലം തന്നെ, എത്ര ചെറുതായാലും അത് സ്ഥൂലം തന്നെ. കാരണം അതിൻ്റെ സ്ഥൂലത്വം എന്ന് പറയുന്ന ധർമ്മത്തിന് ആധാരമായിരിക്കുന്ന ഒന്നും തന്നെ അതിൽ നിന്നും മാറുന്നില്ല. സ്ഥൂലത്തെ ഛേദിച്ച് സൂക്ഷ്മമാക്കുന്ന കാര്യമല്ല ഇവിടെ പറയുന്നു. ഇവിടുത്തെ ഭൂതസൂക്ഷ്മം എന്ന് പറയുമ്പോൾ എന്താണ്? തന്മാത്ര രൂപത്തിലുള്ള തന്മാത്രകളിൽ ഇവിടെ ത്രിവൃത്കരണം പഞ്ചീകരണം എന്നെല്ലാം പറഞ്ഞു. അങ്ങനെയുള്ള ചില കാര്യങ്ങളെല്ലാം സംഭവിച്ചു. എങ്ങനെ സംഭവിച്ചു? ഇവിടെ ഈശ്വരനെ തന്നെ അതിന് ഉത്തരവാദി പറയേണ്ടി വരും. ഈശ്വര എന്റെ സങ്കല്പം കൊണ്ടോ ഈശ്വരന്റെ ശക്തി കൊണ്ടോ എല്ലാം അതിന് മാറ്റങ്ങൾ സംഭവിച്ചു, സ്ഥൂലമായി മാറിയതാണ് ഈ കാണുന്നല്ല. ഇതിനെ ഛേദിച്ചു കഴിഞ്ഞാൽ അവിടെ എത്തത്തില്ല. ഇതിനെ ചെറുതാക്കി ഇതിനെ കഷണങ്ങളാക്കി കഴിഞ്ഞാൽ ആ തന്മാത്രകൾ എത്തിച്ചേരത്തില്ല. തന്മാത്ര എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ ഈ ഭൂതങ്ങളുടെ വാസ്തവമായ ഒരു സ്വരൂപമാണ്, ശരിയായ ഒരു സ്വരൂപമാണ്. ഈശ്വരൻ അതിനെ ഇങ്ങനെ ആക്കിയതാണ്. ഇത് ജീവൻ വിചാരിച്ച് അതിനെ വീണ്ടും തന്മാത്രയാക്കാൻ പറ്റത്തില്ല. നമ്മളിതിനെല്ലാം ചെറിയ കുടിച്ചു കഴിഞ്ഞാൽ ഇത് തന്മാത്രയാകത്തില്ല. പക്ഷെ അത് ഈശ്വരന്റെ തന്നെ ശക്തിവിശേഷം കൊണ്ട് ഇതിങ്ങനെ കുടിച്ചതെന്നാണ് സ്ഥൂലത്തെ ഇതേ പ്രാപിച്ചത്. വീണ്ടും ഇതിലൊരു ഈശ്വരീയമായ സങ്കല്പം കൊണ്ടൊരു വിഘടനം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ശേഷിക്കുന്നതായിരിക്കും ഭൂതസൂക്ഷ്മം എന്നിവിടെ പറയുന്നു. അതും കാര്യകാരണ ബദ്ധമായി ചിന്തിക്കുമ്പോൾ ആ സൂക്ഷ്മമായ അവസ്ഥ പ്രപഞ്ചത്തിൻ്റെ അതിനെ പറയുന്നു അത് അവ്യാകൃതമാണ്. പിന്നെ ഇവിടെ പറയുന്ന ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുന്നത് എന്താണോ, ഈശ്വരാശ്രയം, ഇതിനെല്ലാം ആശ്രയമായിരിക്കുന്ന ഈശ്വരനാണ്. ഈശ്വരാശ്രയം എന്ന് പറയുന്നത് എന്തുകൊണ്ട്? ഈശ്വരനാണ് സൃഷ്ടി സ്ഥിതി സംഹാരകർത്താവ്. അപ്പോൾ സൃഷ്ടിസ്ഥിതി സംഹാരകർത്താവായിരിക്കുന്ന ഈശ്വരനെ ആശ്രയിച്ചാണ് ഇതെല്ലാം ഇരിക്കുന്ന ഈ അവ്യാകൃത ഭാവം ഇരിക്കുന്നു. അവ്യാകൃതത്തെ ഈശ്വരൻ എന്ത് ചെയ്യുന്നു? വ്യാകൃതമാക്കുന്നു. അതുകൊണ്ടാണ് ഇവിടെ ഈശ്വരാശ്രയം. ഇവിടെ പറയുന്നു ഇവിടെ ഭൂതയോനിയായിരിക്കുന്നത് ജീവനല്ല, പ്രത്യേകം പറയുന്നു, അത് പ്രത്യേകം ശ്രദ്ധിക്കും. ഇവിടെ ഭൂതയോനിയായിരിക്കുന്ന ഈശ്വരനാണ്. അപ്പൊ ഈ അവ്യാകൃതം എന്ന് പറയുന്ന ആരുടെ? ഇതിന്റെ ഉടമസ്ഥനാര്? ഈശ്വരനാണ്. ഈ അവ്യാകൃതം എന്ന് പറയുന്ന ഇതിനെ കൊണ്ടാണ് ഈശ്വരൻ ഈ ജഗത്തിനെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ തന്മാത്രകൾ ഭൂത സൂക്ഷ്മങ്ങളിൽ നിന്ന്, സൂക്ഷ്മഭൂതങ്ങളെന്ന് പറയാം, സൂക്ഷ്മഭൂതങ്ങളിൽ നിന്നാണ് ഈ സ്ഥൂലമായ ജഗത്തുണ്ടായത്. അങ്ങനെ സ്ഥൂലമായ പൃഥ്വി ഉണ്ടായി, സ്ഥൂലമായ ജലമുണ്ടായി, സ്ഥൂലമായ അഗ്നിയുണ്ടായി, സ്ഥൂലമായ വായു ഉണ്ടായി, സ്ഥൂലമായ ആകാശമുണ്ടായി. ഈ ആകാശം സ്ഥൂലമാണ്, സൂക്ഷ്മമല്ല. ഇത് ആകാശ തന്മാത്രമല്ല, നമ്മളിവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവകാശരൂപത്തിലുള്ള ഇടം കൊടുക്കുന്ന ശബ്ദാശ്രയം എന്നെല്ലാം പറയുന്ന ഈ ആകാശം എന്ന് പറയുന്നു സ്ഥൂലമാണ്, സൂക്ഷ്മമല്ല. അതിന്റെ സൂക്ഷ്മം എന്ന് പറയുന്നു നമ്മുടെ സങ്കല്പത്തിൽ കിട്ടുന്ന കാര്യമല്ല, കേവലം ശാസ്ത്രം പ്രമാണം. ശാസ്ത്രത്തിൽ അങ്ങനെ പറയുന്നു അത്രമാത്രം. അത് ഇവിടെ പറയുന്ന എന്താണ്? അത് ഈശ്വരാശ്രയമാണ്, അവ്യാകൃതം ഭൂതസൂക്ഷ്മം എന്ന് പറയുന്നു. അപ്പോ ഇവിടെ അവ്യാകൃതത്തിൽ നിന്നും ഈ പ്രപഞ്ചം ഉണ്ടായി എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ധരിക്കണം? ഈശ്വരനെ ആശ്രയിച്ചിരിക്കുന്ന, അതിനു വേണമെങ്കിൽ നമുക്ക് പറയാം ഈശ്വരന്റെ ശക്തി, ഈശ്വരന്റെ മായ, അതിനെ ആശ്രയിച്ചിരിക്കുന്ന, ഈശ്വരനെ ആശ്രയിച്ചിരിക്കുന്ന ഒന്നിൽ നിന്ന് ഈ ജഗത്തുണ്ടായി. അതുകൊണ്ട് ഈശ്വരൻ ഭൂതയോനിയാണ്. അവർ പറയുന്നു എന്താണ് ഈശ്വരാശ്രയം? പറയുന്നു തസ്യ ഏവ ഉപാധിഭൂതം, തസ്യ ഏവ അവന്റെ തന്നെ എന്നാണ്. ഈശ്വരന്റേത് മാത്രമാണ് എന്താ വ്യാകൃതം? അതാരുടേതല്ല? ജീവന്റേതല്ല. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുന്നു. തസ്യ ഏവ ഉപാധിഭൂതം, ഈശ്വരന്റെ തന്നെ ഉപാധിയായിരിക്കുന്നത്. ഇവിടെ എല്ലാം ഭക്ഷ്യകാരി ശ്രമിക്കുന്നത് എന്താണ്? സൃഷ്ടികർത്താവ് ഈശ്വരനാണ്, ജീവനല്ല. ആ ഈശ്വരന്റെ ഉപാധിയിൽ നിന്നാണ് സൃഷ്ടി സംഭവിച്ചിരിക്കുന്നത്. തസ്യ ഉപാധിഭൂതം എന്ത്? അവ്യാകൃതം. ഈശ്വരന്റെ ഉപാധിയാണ്. പിന്നെ അവിടെ എങ്ങനെ ഇരിക്കുന്നു? സർവസ്മാത് വികാരാത് പരഹ, സർവവികാരങ്ങളിൽ നിന്നും പരമായിരിക്കുന്നത്. സർവവികാരങ്ങളെന്ന് പറയുന്നത് എന്താണ്? സ്ഥൂല വികാരങ്ങൾ, പൃഥ്വിയാദി വികാരങ്ങൾ, അതിൽ നിന്ന് പരമായിരിക്കുന്നു എന്ത്? ഈ അക്ഷരം. സർവവികാരങ്ങളിൽ നിന്നും അത് പരമായിരിക്കുന്നു. സർവസ്മാത് വികാരാത് പര. അതുകൊണ്ട് എന്ത് പറയുന്നു? യോ അവികാര, അത് അവികാരമാണ്. വികാരങ്ങളിൽ നിന്ന് പരമായിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് അവികാരമായിരിക്കുന്നു. അതിനെ വികാരമെന്ന് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? അത് പറഞ്ഞു, അത് അവ്യക്തമാണ്, അക്ഷരമാണ്, നാമരൂപ ബീജങ്ങളുടെ ശക്തിയാണ്, നാമരൂപങ്ങളുടെ ബീജശക്തിയാണ്, ബീജമായിരിക്കുന്ന ശക്തിയാണ്. അതല്ലല്ലോ കാര്യം, അത് കാരണമല്ലേ. അതുകൊണ്ടാണ് പറയുന്നത് സർവസ്മാത് വികാരാത് പരഹയോ അവികാരാത്. വികാരമല്ല എന്ന് വെച്ചാൽ അത് കാര്യമല്ല, കാരണമാണ്. തസ്മാത് പരതഹ, അതിനും പരമായിരിക്കുന്ന എന്താണ്? പരഹ, ആര്? ഈശ്വരൻ. അതാണ് അക്ഷരാത് പര എന്ന് പറഞ്ഞതിനെ വ്യാഖ്യാനിക്കുന്നു. അക്ഷരമായിരിക്കുന്ന, അവികാര രൂപമായിരിക്കുന്ന, അക്ഷരം എന്ന് വെച്ചാൽ അവികാരം, കാര്യമല്ലാതിരിക്കുന്ന എന്ന് വെച്ചാൽ അത് കാരണമായിരിക്കുന്ന. ഏതുപോലെ? അത് മറക്കാൻ പാടില്ല, വൃക്ഷവും വിത്തും പോലെ. നമ്മൾ വൃക്ഷത്തെ കാര്യം എന്ന് പറയുമ്പോൾ വിത്തിനെ കാര്യം എന്ന് പറയത്തില്ല. അതിനെന്ത് പറയും? അത് ബീജമാണ്, കാരണമെന്ന് പറയും. എന്നങ്ങനെ പറയും. ഇനി ആ ബീജത്തെ കാര്യമായിട്ട് എടുത്തു കഴിഞ്ഞാലോ പറയും, അതിന്റെ പിന്നിൽ ഒരു കാരണം വൃക്ഷം ഉണ്ടായിരുന്നു എന്ന് പറയും. ഇവിടെ എന്താണ്? കാര്യത്തെയും കാരണത്തെയും എടുക്കുന്നു, കാര്യമായി ഈ സമ്പൂർണ്ണ ജഗത്തിനെ എടുക്കുന്നു, കാരണമായി അക്ഷരത്തെ എടുക്കുന്നു. അപ്പൊ കാര്യകാരണ ഈ ബന്ധത്തിന് അതുവരെ ഉള്ളു നില, അക്ഷരം വരെ ഉള്ളു. അതിനപ്പുറം അതിന് നിലയില്ല. അതുകൊണ്ട് പറയുന്നു, അതിനും ആ കാരണത്തിനും പരമായിരിക്കുന്നവൻ, അതാണ് ഈശ്വരൻ എന്ന് പറയുന്നു. പിന്നെ ഈശ്വരനെ ഇവിടെ പറഞ്ഞല്ലോ, ഈശ്വരാശ്രയം. ഇത് ഈ കാരണം എന്ന് പറയുന്നത് അവ്യക്തം, അവ്യാകൃതം, അക്ഷരം എന്ന് പറയുന്നത് ഈശ്വരനെ ആശ്രയിച്ചിരിക്കുന്നുണ്ട്. ഈശ്വരനെയും പറയും പരമകാരണം. വാസ്തവത്തിൽ ഈശ്വരൻ കാരണനല്ല, പക്ഷെ കാരണമായിട്ട് ഇവിടെ ഒന്നുണ്ട്. ഈ കാര്യകാരണ ബന്ധത്തിൽ അകപ്പെട്ടിരിക്കുന്ന ഒന്നുണ്ട്, അവ്യാകൃത. അവ്യാകൃതത്തിന്റെ ആശ്രയമായിരിക്കുന്നു ഈശ്വരൻ. അതുകൊണ്ട് ഈശ്വരനെയും പറയുന്നു ഈശ്വരൻ. വാസ്തവത്തിൽ കാര്യകാരണ അതീതനാണെങ്കിലും ഈശ്വരന് കാരണനെന്ന് പറയുന്നു. എന്നുവെച്ചാൽ ഈശ്വരന്റെ പരമാർത്ഥ സ്വരൂപത്തിൽ നമുക്ക് കാരണത്വത്തെ ആരോപിക്കാൻ കഴിയില്ല. പക്ഷെ ഈശ്വരന്റെ സ്വാഭാവികമായ സ്വരൂപം എന്താണ്? ഈ അവ്യാകൃതം എന്ന് പറയുന്ന ഈ ശക്തിയെ ആശ്രയിച്ചിരിക്കുന്ന ആ സ്വരൂപത്തെ നമുക്ക് പറയാം കാരണമെന്ന് പറയാം. അത് അവസാനം പറയും. അങ്ങനെ നിങ്ങൾ ഈശ്വരനെ കാരണനായിട്ട് എടുക്കുകയാണെങ്കിൽ അത് ഈ ഉപാസ്യനായിരിക്കുന്ന ഈശ്വരനാണ്. ഇനി നിങ്ങൾ ആ ഈശ്വരനെ കാര്യകാരണ അതീതനായി എടുക്കുകയാണെങ്കിൽ അത് ജ്ഞേയമായ ബ്രഹ്മമാണ്. പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. രണ്ടു തരത്തിൽ അതിനെ വിശദീകരിക്കും. അതാണ് ഇവിടെ അവ്യാകൃതം അക്ഷരം എന്ന് പറഞ്ഞു പറയുന്നതിന്റെ താല്പര്യം. അപ്പോ പലയിടത്തും പറയുന്നതാണ് അക്ഷരത്തിൽ നിന്ന് അല്ലെങ്കിൽ അവ്യാകൃതത്തിൽ നിന്ന് ആണ് സൃഷ്ടി എന്ന് പറയും. ഈ അക്ഷരം എന്ന് പറയുമ്പോൾ ചില സ്ഥലങ്ങളിൽ അക്ഷരം എന്ന് പറഞ്ഞാൽ ഈ കാരണരൂപം എന്ന് ചിലടത്തെടുക്കും, ചിലടത്ത് ഈ കാരണരൂപത്തോട് കൂടിയിരിക്കുന്ന ഈശ്വരൻ എന്നും എടുക്കും, രണ്ടും എടുക്കും. അതെവിടെ ഏത് സന്ദർഭത്തിൽ പ്രയോഗിക്കുന്നു എന്ന് മനസ്സിലാക്കും. കേവലം ആ കാരണത്തെയും പറയാം അക്ഷരമെന്ന്, മറിച്ച് ആ ഇവിടെ പറഞ്ഞല്ലോ ഈശ്വരാശ്രയം, അതോട് കൂടിയിരിക്കുന്ന ഈശ്വരനെയും പറയാം. രണ്ടു രീതിയിലും പറയാം. എന്തായാലും ഇവിടെ ഈ സന്ദർഭത്തിൽ ചർച്ച ചെയ്യുന്ന എന്താണ്? സൃഷ്ടിക്ക് കാരണമായിരിക്കുന്നത് ഈ അവ്യാകൃതത്തിന് ആശ്രയമായിരിക്കുന്ന അവ്യാകൃതം എന്ന ഉപാധിയോടുകൂടിയിരിക്കുന്ന ഈശ്വരനാണ് ജീവനല്ല. എന്തായാലും ഇത് ജീവനിൽ യോജിപ്പിക്കാൻ സാധ്യമല്ല. ഇവിടെ എന്തിനാണ് ഇത് വിശദീകരിച്ചത്? കാരണം ഈ അവ്യാകൃതം എന്ന് പറയുന്നത് ഇതിനെ ജീവനിൽ കൊണ്ടുവന്ന് യോജിപ്പിച്ചു കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും നോക്കാം. അവ്യാകൃതം അവ്യക്തി എന്ന് പറയുന്നത് ജീവനിൽ യോജിപ്പിച്ചു കഴിഞ്ഞാൽ ഈ അവ്യാകൃതം അവ്യക്തം എന്ന് പറയുന്നത് സുഷുപ്തിയാണ്. സുഷുപ്തി എന്ന് പറയുന്ന ആർക്കാ ഉള്ളത്? ജീവനേ ഉള്ളൂ. ഈശ്വരൻ ഉറക്കം തൂങ്ങിയല്ല. ജീവനുറക്കം തൂങ്ങിയാണ്. അപ്പൊ ചിലർ ഈ ഇതിന്റെ കാര്യം പിടികിട്ടാതെ ഈ അവ്യാകൃതം എന്ന് പറയുന്നതിന് സുഷുപ്തിയിൽ കൊണ്ട് യോജിപ്പിക്കും കാര്യം മനസ്സിലാക്കാൻ. അപ്പൊ അവ്യാകൃതം എന്ന് പറയുന്നത് ആ വ്യാകൃതമല്ല, നമുക്കത് ശരിയെന്നും തോന്നും. ജാഗ്രത എന്ന് പറയുന്നത് വ്യാകൃതമായിരിക്കുന്നു. അപ്പോ വ്യാകൃതമല്ലാത്തൊരവസ്ഥയാണല്ലോ സുഷുപ്തി. അപ്പോൾ ഇവിടെ ഇപ്പോൾ പറയുന്നേക്കാൻ യോജിക്കുകയും ചെയ്യും. എന്താണ് ബീജശക്തി രൂപം? അവിടെ ബീജശക്തിയാണല്ലോ. ബീജശക്തി അവിടെ ഇരിക്കുന്നു എന്നും പറയാമല്ലോ. ഇതിനെല്ലാം കാരണമായ ഒരു ബീജം അവിടെയുണ്ട്. അത് നമ്മൾ പറയും സംസ്കാരമെന്നോ ഏതെങ്കിലും പറയും. അതുകൊണ്ടാണ് ജാഗ്രത വരുമ്പോൾ എല്ലാം ഓർക്കാൻ കഴിയുന്നത്. അങ്ങനെ ഈ ബീജശക്തി രൂപം എന്ന് പറയുന്നത് അവിടെ യോജിപ്പിക്കാം. അപ്പോ ബീജശക്തി അവിടെ സുഷുപ്തിയിലുണ്ട്. അവിടെ നിന്നാണ് സൃഷ്ടി സംഭവിക്കുന്നത്. സുഷുപ്തിയിൽ നിന്നാണ് ഈ സൃഷ്ടി വന്നത് എന്ന് പറയുമ്പോൾ ഈശ്വരനെന്ന് ഉറങ്ങി ഉറങ്ങിയാണ് സൃഷ്ടി സൃഷ്ടിച്ചതെന്ന് വരും. പിന്നെ അടുത്ത് പറയുന്നത് യോജിപ്പിക്കാൻ പറ്റില്ല. ഈശ്വരാശ്രയം, അത് യോജിപ്പിക്കാൻ പറ്റത്തില്ല. അവിടെ വ്യക്തമായും പറയുന്നത് എന്താണ്? അത് ഈശ്വരാശ്രയമാണ്. ഇവിടെ ഭാഷകാരൻ പ്രത്യേകം പറയുന്നത് എന്താണ്? അത് ജീവാശ്രയമല്ല. അവ്യാകൃതം ജീവാശ്രയമല്ല, അത് ഈശ്വരാശ്രയമാണ്. എന്നാലും സൃഷ്ടി സംഭവിക്കും. ഉറങ്ങുന്നവന് അത് സൃഷ്ടിക്കാൻ പറ്റത്തില്ല. സൃഷ്ടി സാധ്യമല്ല. അപ്പോ അവ്യാകൃതം എന്ന് പറയുന്നത് ജീവനിൽ കൊണ്ട് യോജിപ്പിച്ചു കഴിഞ്ഞാൽ ഇവിടെ പല കുഴപ്പങ്ങളും വരും. അപ്പോൾ പറയേണ്ടി വരും എന്താണ്? സുഷുപ്തി എന്ന് പറയുന്നതാണ് നാമരൂപ ബീജശക്തി. അതിൽ നിന്നാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ ജീവന്റെ സുഷുപ്തി എന്നെടുത്തു കഴിഞ്ഞു. എന്നിട്ട് പറയും ഞാനാണ്, എന്റെ സങ്കല്പം കൊണ്ടാണ് സൃഷ്ടി ഉണ്ടായത്. അപ്പൊ ഇവിടെ എല്ലാ അധികരണങ്ങളും ചർച്ച ചെയ്യുമ്പോൾ സൃഷ്ടിയുടെ കാരണമാരാണ്? ഈശ്വരൻ. അവിടെ ജീവനെയും പ്രധാനത്തെയൊക്കെ പൂർവപക്ഷമാക്കുന്നേ ഉള്ളൂ. ഒരിടത്തും തന്നെ ജീവനാണ് സൃഷ്ടിക്കുന്നതെന്ന് ഒരിടത്തും പറയുന്നില്ല. ജീവനാണ് സൃഷ്ടിക്കുന്നതെങ്കിൽ ഇതൊക്കെ ജീവനിൽ യോജിപ്പിക്കാം. എന്റെ ഉറക്കം, എന്റെ ഉറക്കത്തിൽ ബീജശക്തി ഉണ്ടായിരുന്നു, അവിടെ നിന്ന് ആണ് സൃഷ്ടി. ഇതൊക്കെ അവിടെ കൊണ്ട് യോജിപ്പിക്കാമായിരുന്നു. പക്ഷെ ഭാഷകാരനൊരിടത്തും ഈ പ്രപഞ്ച സൃഷ്ടിക്ക് കാരണമായി ജീവനെ സ്വീകരിക്കുന്നില്ല. അവിടെ എന്താണ്? അവ്യാകൃതത്തോടു കൂടിയിരിക്കുന്ന ഈശ്വരനെയാണ് സ്വീകരിക്കുന്നത്. അപ്പൊ സൃഷ്ടിക്ക് കാരണമായി ജീവനെ സ്വീകരിക്കേണ്ടി വന്നാൽ സുഷുപ്തിയിൽ ബീജത്തെ സ്വീകരിക്കേണ്ടി വരും. അവ്യാകൃതത്തെ അവിടെ സ്വീകരിക്കേണ്ടി വരും, അതാണെന്ന് പറയേണ്ടി വരും. സൃഷ്ടിക്ക് കാരണമായി ഈശ്വരനെ സ്വീകരിച്ചു കഴിഞ്ഞാലോ അവിടെ ജീവ സുഷുപ്തിയിൽ അവ്യാകൃതത്തെ സ്വീകരിക്കുന്നതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. സൃഷ്ടി എങ്ങനെ സംഭവിക്കുന്നു? അത് ഈശ്വരൻ തന്റെ മായാശക്തി കൊണ്ട് സൃഷ്ടിക്കുന്നു. അത് ജീവന്റെ ജോലിയല്ല, ഈശ്വരന്റെ ജോലിയാണ്. ജന്മാദ്യസ്യത തുടങ്ങി സർവോത്ര ആ ഒരു കാര്യമാണ് ഭാഷ്യകാരൻ ആവർത്തിച്ച് പറയുന്നു. എന്നാലും അത് മനസ്സിലാക്കാതെ സുഷുതിയിൽ ബീജത്തെ സ്വീകരിച്ചു. ആ ബീജം കൊണ്ടാണ് സൃഷ്ടി സംഭവിക്കുന്നത്. അതുകൊണ്ട് എന്റെ സങ്കല്പമാണ് സൃഷ്ടി എന്ന് മറ്റും പറയും. അപ്പൊ ചോദിക്കും, സ്വപ്ന സൃഷ്ടിയോ? സ്വപ്നത്തിൽ എന്താ പറയുന്ന അത്രയും പുരുഷ സ്വയം ജ്യോതി? അവിടെ സ്വയം ജ്യോതിസായ കേവല പുരുഷനാണ്. ആ പുരുഷനിൽ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നാ പറയുന്നു. അതെന്താണ്? തത്വത്തിന് ദൃഷ്ടാന്തമായി പറയുന്നതാണ്. അതുപോലെ ഏകമായ സത്തിൽ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അവിടെ ജീവനെന്നോ ഈശ്വരനെന്നോ ഉള്ള ഭേദമില്ല. ജീവ ഈശ്വരൻ എന്നുള്ള ഭേദത്തോടുകൂടി ചിന്തിക്കുമ്പോൾ സൃഷ്ടികർത്താവായി ജീവനെ എടുക്കാൻ പറ്റില്ല. അവിടെ ഈശ്വരനെ തന്നെ സ്വീകരിക്കണം. അപ്പൊ ഈ അവ്യാകൃതം എന്ന് പറയുന്നത് എന്താണ്? ഈശ്വരനെ ആശ്രയിച്ചിരിക്കുന്ന ഒരു ശക്തിയാണ്, അല്ല ജീവന്റെ ഉറക്കമല്ല. ഉണർന്നിരുന്നാൽ പോലും സൃഷ്ടിക്ക് കഴിവില്ലാത്തവനാണോ ഉറങ്ങുമ്പോൾ സൃഷ്ടിക്കുന്നു? അതൊക്കെ അബദ്ധമാണ്. ഒന്ന് ഇതാണ്, എവിടെ ജീവേശ്വര ഭേദത്തെ ചിലടത്ത് സ്വീകരിച്ചുകൊണ്ട് ചർച്ച ചെയ്യും, ചിലടത്ത് ജീവേശ്വര ഭേദത്തെ നിരാകരിച്ചുകൊണ്ട് ചർച്ച ചെയ്യും. ജീവ ഈശ്വര ഭേദമൊന്നുമില്ല, ഒരേ ഒരു തത്വം. ആ തത്വത്തിൽ ഇതെല്ലാം സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇവിടെ എന്ത് സംഭവിക്കുന്നൊന്ന് തത്വത്തിൽ നിന്ന് അന്യമല്ല. ഇവിടെ തന്നെ മുണ്ടകത്തിൽ തന്നെ അവസാനം പറയും, പുരുഷ ഏ വേദം വിശ്വം, ഇതെല്ലാം പുരുഷൻ തന്നെയാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ അവിടെ ജീവൻ ഈശ്വരൻ ഭേദമൊന്നുമില്ല. തത്വത്തെ അങ്ങനെ ബോധിക്കുമ്പോൾ, മറിച്ച് ഇവിടെ ഞാൻ ഭോക്താവായിരിക്കുന്നു, എനിക്ക് ഭോഗ്യമായ വിശ്വം നിലനിൽക്കുന്നു. അപ്പോൾ ഭോഗ്യമായ വിശ്വത്തിന് ഒരു കാരണം വേണം. ഭോക്താവായ എനിക്ക് അതിനുള്ള ശേഷിയില്ല, ഞാൻ അല്പജ്ഞനാണ്, ഞാൻ കിഞ്ചിജ്ഞനാണ് എനിക്ക്. അങ്ങനെ ചിന്തിക്കുമ്പോൾ അവിടെ ജഗത് സൃഷ്ടാവായ ഒരു ഈശ്വരൻ അവിടെ എത്തിച്ചേരും. ആര്? വിചാരം ചെയ്യുന്നവൻ്റെ ബുദ്ധി ആ ഈശ്വരനെത്തിച്ചേരും. അപ്പോൾ അവനവിടെ ഒരു ഈശ്വരനെ കണ്ടെത്തിയേ മതിയാവും. ഈശ്വരൻ അവ്യാകൃതം എന്ന ആ ശക്തി വിശേഷത്തെ ഉപയോഗിച്ച് സമ്പൂർണ്ണ ജഗത്തിൻ്റെയും സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ സൃഷ്ടിയുടെ ഒരു ഭാഗമായിരിക്കുന്നു ഈ കിഞ്ചിജ്ഞനായിരിക്കുന്ന ഞാൻ, ദേഹാഭിമാനിയായിരിക്കുന്ന ഞാൻ, ജനന മരണങ്ങളെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ, ബന്ധമോക്ഷങ്ങളെ അനുഭവിക്കുന്ന ഞാൻ എന്ന് തന്നെ ഈശ്വരൻ നിന്നും വേറിട്ട് തന്നെ മനസ്സിലാക്കേണ്ടി വരും. ഇതിങ്ങനെ വേറിട്ട് മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഈ കുഴപ്പങ്ങളെല്ലാം വരും. ഈശ്വരൻ എന്ന് പറയുന്ന ശബ്ദം എവിടെ ഉപയോഗിക്കും? ഭഗവാൻ തന്നെ പറയുന്നില്ല, ഈശ്വര സർവഭൂതാന ഹൃദയസ്യ അർജുന കൃഷ്ണ. ഈശ്വരൻ തന്നെയാണ് സർവഭൂതാശയസ്ഥിതനായിരുന്നുകൊണ്ട് ഈ സർവകർമ്മങ്ങളും നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ ഈ ജാഗ്രതത്തിൽ. ഇപ്പോൾ ഈ ജാഗ്രതത്തിലിരിക്കുന്നു ഈശ്വരൻ തന്നെ. സ്വപ്നത്തിൽ എന്താണ്? സർവ സൃഷ്ടി സംഹാരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അതും ഈശ്വരൻ തന്നെ. സുഷുപ്തിയിൽ സർവഭൂതാന്തരാത്മാവായി സർവേശ്വരനായിരിക്കുന്ന അതും ഈശ്വരൻ തന്നെ. ഈശ്വരൻ എന്ന് പറയുന്ന ശബ്ദത്തിൽ അല്ല, അതിലൂടെ വിവക്ഷിക്കുന്ന താല്പര്യം എന്താണ് ഓരോ സന്ദർഭത്തിലും എന്ന് മനസ്സിലാക്കാം. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിദ്ധരിച്ചിട്ടാണ് പറയുന്നത്. എന്താണ് നാമരൂപ ബീജശക്തി? സുഷുപ്തി എപ്പോഴടുത്തും അവ്യാകൃതം എന്ന് പറയും, അങ്ങനെയുണ്ട്, അങ്ങനെ പറയാതെ ഇല്ല. സുഷുപ്തി പറയാൻ എന്താണ്? അത് അക്ഷരമാണ് സുഷുപ്തി, അവ്യാകൃതമാണ്, അത് പ്രകടമല്ല, സ്പഷ്ടമാണത്, ഒന്നും അവിടെ പ്രകടമാകുന്നില്ല. സുഷുപ്തിയിൽ എന്താ പ്രകടമാകുന്നത്? നാമരൂപ ബീജശക്തിയാണ്. അങ്ങനെ പറയുന്നതിലും തെറ്റില്ല. എന്തുകൊണ്ട്? ഈ കാണുന്ന ജാഗ്രത്തിന്, ഈ ജാഗ്രതത്തിലിരിക്കുന്ന കാര്യകാരണ ബുദ്ധി അനുസരിച്ച് ചിന്തിക്കുന്ന ഒരാൾ, ഇവിടെ വൃക്ഷത്തിന് കാരണമായ ബീജത്തെയും ബീജത്തിന് കാരണമായ വൃക്ഷത്തെയും കാണുന്ന ഒരുവന്, കാര്യകാരണബദ്ധമായി ചിന്തിക്കുന്ന ഒരുവന്, ഈ പൂർണമായ ജാഗ്രതത്തിന് ഒരു കാരണത്തെ കണ്ടെത്തി തീരും. ആ കാരണം എവിടെയാണ്? പറയൂ, എങ്ങനെയാണോ സ്വപ്ന പുരുഷനിൽ നിന്നോ സർവ് സ്പന്ദിച്ചു വരുന്നത്, അതുപോലെ ആ സുഷുപ്ത പുരുഷനിൽ ആണിതെല്ലാം പ്രകടമായിരിക്കുന്നത്. അപ്പോൾ ഇതിന് കാരണമായി സുഷുപ്ത പുരുഷനെ സ്വീകരിക്കേണ്ടി വരും. അങ്ങനെ പറയുന്നേ തെറ്റില്ല. അവിടെ ആരാണ് കാരണമായിരിക്കുന്നത്? തദനന്യത്വ, ഈ സൃഷ്ടിയെല്ലാം കാരണത്തിൽ നിന്ന് അനന്യമായിരിക്കുന്നത് കൊണ്ട് ആ കാരണം എന്ന് പറയുന്നത് സത്താണ്. സുദൈവ സൗമ്യ എന്ന് പറഞ്ഞ ആ സത്താണ്. അപ്പൊ സുഷുപ്തിയിൽ ആ സത്ത് തന്നെയാണ് ഇതിനെല്ലാം കാരണമായിരിക്കുന്നത്. അർത്ഥത്തിൽ അതിനെ ബീജമെന്ന് പറയാൻ തെറ്റില്ല. അതിൽ നിന്നാണല്ലോ ഇതെല്ലാം പ്രകടമായത്, അല്ലെങ്കിൽ അതാണല്ലോ ഇതെല്ലാമായി മാറിയത്. അതിനെ കുറിച്ചാണ് പറയുന്നത് തസൃഷ്ട തദൈവ അനുപ്രാവശ്യം എന്ന് പറയുന്നു. അർത്ഥത്തിൽ അതിന് ബീജശക്തി രൂപം എന്ന് പറയാം, ഭൂതസൂക്ഷ്മം എന്ന് പറയാം. ഇവിടെ എന്തൊക്കെ? അതും ഈ കാര്യകാരണഭാവത്തിൽ വരുന്ന കാര്യത്തെ സ്ഥൂലം എന്ന് വിളിച്ചു കഴിഞ്ഞാൽ കാരണത്തെ സൂക്ഷ്മം എന്ന് വിളിക്കും. അപ്പൊ കാര്യകാരണബദ്ധമായി ചിന്തിക്കുന്നിടത്ത് കാര്യം സ്ഥൂലവുമായിരിക്കും, കാരണം സൂക്ഷ്മമായിരിക്കും. അങ്ങനെയാണെങ്കിൽ സുഷുപ്തിയെ പരമകാരണമായിട്ടെടുക്കുമ്പോൾ കാര്യമായിരിക്കുന്ന ഈ ജാഗ്രത് പ്രപഞ്ചത്തിന് കാരണം എന്നുള്ള നിലയ്ക്ക് അത് സൂക്ഷ്മമാണ്, അത് ബുദ്ധിക്ക് വിഷയമാകുന്നില്ല. അത് ബുദ്ധി എന്ന് പറയുന്നത് കേവലമായ സത്ത്, സുഷുപ്തി എന്ന് പറയുന്നത് കേവലമായ സത്താണെങ്കിലും അത് സൂക്ഷ്മമാണ്, ബുദ്ധിക്ക് വിഷയമാകാത്തതുകൊണ്ട് തന്നെ അത് സൂക്ഷ്മമാണ്, സത്തായി സൂക്ഷ്മമായിരിക്കുന്നു. അപ്പൊ അതിനാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതുപോലെ സ്വപ്നത്തിൽ സ്വപ്ന പുരുഷൻ അത് സൂക്ഷ്മമായിരിക്കുന്നു. സ്വപ്ന പുരുഷൻ സൂക്ഷ്മമായിരിക്കുന്ന ആ പുരുഷനെ ആശ്രയിച്ചിട്ടാണ് സ്വപ്ന സൃഷ്ടിയെല്ലാം നടക്കുന്നത്. അതുപോലെ അത് പറയാം. പിന്നെ അതിനെ തന്നെ പറയാൻ എന്താണ്? ഈശ്വരാശ്രയം. എന്തുകൊണ്ട്? അത് തന്നെയാണ് സർവീശ്വരനായിരിക്കുന്നു. ആ സുഷുപ്തിയിൽ ഏതൊന്നാണോ അവശേഷിച്ചത് അത് തന്നെയാണ് സർവഭൂതാന്തരാത്മാവായിരിക്കുന്നത്. അതുകൊണ്ടാണ് യേശു സർവീശ്വരൻ, അത് തന്നെയാണ് സർവീശ്വരനായിരിക്കുന്നു. അത് സർവത്ര ഏക രൂപത്തിലിരിക്കുന്നു എല്ലാ ജീവന്മാരിലും. പക്ഷെ അങ്ങനെ പറയുമ്പോൾ അവിടെ എന്താണ്? ആ സുഷുപ്ത ഇല സത്ത എന്ന് പറയുന്നതിനെ പരമാർത്ഥ സത്യമായി എടുത്തുകൊണ്ട് ഈ വിശേഷണങ്ങളെല്ലാം അവിടെ യോജിപ്പിക്കാം. പക്ഷെ അങ്ങനെ അല്ലാതെ ഈശ്വരനെ യോജിപ്പിക്കുന്ന അതേ രീതിയിൽ ജീവനിൽ യോജിപ്പിക്കാൻ പോയി കഴിഞ്ഞാൽ അബദ്ധമാവും. ഈശ്വരൻ എങ്ങനെയാണോ ഈ അവ്യക്ത ആശ്രയനായിരിക്കുന്ന മായാശക്തിയോടുകൂടിയിരിക്കുന്നത്, അതുപോലെ സുഷുപ്തിയിൽ ജീവൻ മായാശക്തിയോടുകൂടിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പോയി. ഈശ്വരൻ എങ്ങനെയാണോ ബീജശക്തിയോടുകൂടിയിരിക്കുന്നത്, അതുപോലെ ഈ ജീവൻ സുഷുപ്തിയിൽ ബീജശക്തിയോടുകൂടിയിരിക്കുന്നു എന്ന് പോയാൽ പോയി. പക്ഷേ സുഷുപ്തിയെ പരമാർത്ഥ സത്തായി സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ പരമാർത്ഥ സത്തയിൽ ഇതെല്ലാം ഈ വിശേഷങ്ങളെല്ലാം യോജിക്കും. അത് എങ്ങനെ മനസ്സിലാക്കണം? സ്വപ്ന ദൃഷ്ടാന്തത്തിലൂടെ. സ്വപ്നത്തിൽ എങ്ങനെയാണോ അതെല്ലാം സംഭവിക്കുന്നത്, സൃഷ്ടിക്കിവിടെ അദ്വൈതത്തിൽ ദൃഷ്ടാന്തമായി പറയുന്നതാണ്. അതുപോലെ, കാരണം സ്വപ്ന ദൃഷ്ടാന്തം പ്രത്യേകം വേണ്ടി വരുന്ന എന്താണ്? സുഷുപ്തി ഒരിക്കലും സൃഷ്ടിക്ക് ദൃഷ്ടാന്തമായി എടുക്കാൻ വയ്യ, കാരണം അത് അവ്യക്തമാണ്. ഇവിടെ പറയുന്ന പോലെ അത് അവ്യാകൃതമാണ്. അവിടെ യാതൊരു തരത്തിലുള്ള സ്ഫുരണവും ശേഷിക്കുന്നില്ല, കേവലമായ സത്താണ്. അപ്പൊ സൃഷ്ടി സൃഷ്ടിക്ക് കാരണം ഇവിടെ പറയുന്ന രീതിയിൽ സ്ഥൂലം സൂക്ഷ്മം വ്യാകൃതം അവ്യാകൃതം ഇത്തരത്തിലൊക്കെ ചിന്തിക്കണമെങ്കിൽ ഒരേ ഒരു ആശ്രയമുള്ളൂ, തന്നിൽ അത് സ്വപ്നമാണ്, മറ്റൊന്നുമില്ല. അപ്പോ അവിടെ എങ്ങനെയാണോ സംഭവിക്കുന്നത് അതുപോലെ, അതാണ് ഇവിടെ ചില വിചാരിക്കും ഇവിടെ ഇത്രയും ഒക്കെ വ്യാഖ്യാനിക്കാൻ എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന ഭാഗം. ഇതിന്റെ വ്യാഖ്യാതാക്കൾ ഇതിൽ കൂടുതൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട്, അത്രയും ഞാൻ വ്യാഖ്യാനിച്ചില്ല. പക്ഷെ അതിൽ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം അതാണ്. ഇതിലൂടെ മനസ്സിലാക്കുന്നത് സൃഷ്ടി കാരണമായി ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത് ഈശ്വരനെയാണ്, ഭൂതയോനിയായി സ്വീകരിച്ചിരിക്കുന്ന ഈശ്വരനെയാണ്. അതൊരിക്കലും ജീവനല്ല, ഉറക്കം തൂങ്ങിയല്ല സൃഷ്ടിച്ചത്. അതുകൊണ്ട് എന്റെ സൃഷ്ടി എന്നൊന്നും ആരും കേൾ പറഞ്ഞില്ല. അദ്വൈതം വഴിച്ചതിന് ശേഷം ഞാനാണെല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത് എന്നൊന്നും പറയുന്നു. അത് ഈ ആ സൃഷ്ടി കടത്തൃത്വം ഈശ്വരനെ തന്നെ കൊടുത്തു. ഇത് ആവർത്തിച്ച് ആവർത്തിച്ച് ഭാഷകാരൻ ഇതിന് വ്യക്തമാക്കും. അവിടെ അവ്യാകൃതം എന്ന് പറയുന്നത് അക്ഷരം എന്ന് പറയുന്ന ഇവിടെ ഈശ്വരന്റെ ആ ശക്തി വിശേഷത്തെയാണ് പറയുന്നത്. എന്ന് വിചാരിച്ച് ഗീതയിൽ പറഞ്ഞിരിക്കുന്നത് ഇതുമായിട്ട് യോജിപ്പിക്കാൻ പറ്റില്ല. അവിടെ നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതാണ്, അത് വേറെയാണ് വിഷയം. അവിടെ പുരുഷനെ കുറിച്ചാണ് പറയുന്നത്, ക്ഷരാക്ഷര പുരുഷന്മാരെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ അക്ഷരം എന്ന് പറയുന്നത് അവ്യാകൃതത്തെ കുറിച്ചാണ് പറയുന്നത്, പുരുഷനെ കുറിച്ചല്ല. ഇവിടെ പ്രത്യേകം പറയുന്നത് എന്താണ്? അത് ഈശ്വരാശ്രയമായിരിക്കുന്ന ഒന്നാണ്. ഇവിടെ വിശേഷിച്ച് പറയുന്നത് ദിവ്യോഹി അമൂർത്ത പുരുഷ സബാഹ്യാഭ്യന്തരോഹ്യ അപ്രാണോഹ്യ അമനാശുഭ്ര, ഇതെല്ലാം പുരുഷനാണ്. അക്ഷരാത് പരതഃപര, ആ പുരുഷൻ എന്ന് പറയുന്ന അക്ഷരത്തിൽ നിന്നും അന്യനാണ് എന്നാ പറയുന്നത്. അക്ഷരനോട് പുരുഷമെന്ന് പറയുന്നു, പുരുഷനെന്ന് പറയുന്നില്ല അക്ഷരൻ. ആ ശബ്ദം രണ്ടിടത്തും ഒരുപോലെ ഉപയോഗിച്ചിട്ടുണ്ട്, പക്ഷെ അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും സന്ദർഭമനുസരിച്ച് തന്നെ അർത്ഥം മനസ്സിലാവണം. ഒരു ശബ്ദത്തിന് ഒരിടത്ത് അക്ഷരമെന്ന് പറയുന്നത് ചിലടത്ത് കേവലമായ ബ്രഹ്മം എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലായിടത്തും അർത്ഥം അത് പറയാൻ പറ്റില്ല. ഇവിടെ അക്ഷരമെന്ന് പറയുന്നത് അവ്യാകൃതം മായാശക്തി എന്നാണ്. ഇവിടെ ചിലർ അക്ഷരമെന്ന് പറഞ്ഞാൽ അജ്ഞാനമെന്ന് പറയുന്നു, അത് ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ഒരു വ്യാഖ്യാനം. അക്ഷരം അജ്ഞാനം എന്നെടുത്തു കഴിഞ്ഞു, കാരണം ഇവിടെ പറയുന്ന എന്താണ്, അത് ഈശ്വരനെ ആശ്രയിച്ചിരിക്കുന്ന ഒന്നാണെന്നും പറയുന്നുണ്ട്. അപ്പൊ ഈശ്വരനെ ആശ്രയിച്ചിരിക്കുന്ന അക്ഷരം ഇവിടെ അജ്ഞാനമാണെങ്കിൽ ഈശ്വരൻ അജ്ഞാനി എന്ന് പറയേണ്ടി വരും, അങ്ങനെ പറയേണ്ടി വരും. ഈശ്വരനും അജ്ഞാനിയായി കഴിഞ്ഞാൽ പിന്നെ ജീവന്റെ ഗതി എന്ത്? സർവജ്ഞനായ ഈശ്വരനെ അജ്ഞാനം ആശ്രയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, അങ്ങനെ ഭാഷ്യകാരൻ ഒരിക്കലും അജ്ഞാനിയായ ഒരു ഈശ്വരൻ ഒരിടത്തും പറയുന്നില്ല. ഭാഷ്യകാരൻ ഈശ്വരനെ കുറിച്ച് എവിടെയൊക്കെ പറയുന്നുണ്ട്, അവിടെയെല്ലാം എന്താണ്, സർവജ്ഞനായ ഈശ്വരനാണ്. അപ്പൊ എങ്ങനെ അജ്ഞാനത്തെ ആശ്രയിച്ചിരിക്കുന്ന ഈശ്വരനെ നിർത്താൻ പറ്റും? അജ്ഞാനത്തെ ആശ്രയിച്ച് അജ്ഞാനം എന്ന അർത്ഥം എടുക്കുന്ന എന്തിനു വേണ്ടി? അങ്ങനെ അത് പറയുന്നത് ഇവിടെ അത് വിശദീകരിക്കുന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ തത്വത്തിൽ വ്യത്യാസമൊന്നുമില്ല. തത്വത്തെ കുറിച്ച് പറയുന്നത് നിരുപാധികമാണ്. പക്ഷെ തത്വജ്ഞാനം എന്ന് പറയുന്നത് അങ്ങനെയല്ല, അത് സ്വാഭാവികമാണ്. എന്നുവെച്ചാൽ തത്വത്തെ കുറിച്ചുള്ള ജ്ഞാനം എന്ന് പറയുന്നത് പല നിമിത്തങ്ങളെ ആശ്രയിച്ചുണ്ടാവുന്നതാണ്, അത് വിചാരത്തെ ആശ്രയിച്ചുണ്ടാവുന്നതാണ്. അതാണ് ഇവിടെ ഈ വിചാരം ആവശ്യമായിട്ട് വരുന്നത്. തത്വം വിചാരത്തെ ആശ്രയിച്ചുണ്ടാവുന്നതല്ല, കാലദേശ നിമിത്തങ്ങളെ ആശ്രയിച്ചുണ്ടാവുന്നതല്ല, ശ്രോതാവിന്റെ യോഗ്യതയെ ആശ്രയിച്ചുണ്ടാവുന്നതല്ല, ജ്ഞാനം അങ്ങനെയല്ല, ഇതിനെല്ലാത്തിനെയും ആശ്രയിക്കുന്നു. അപ്പോ എല്ലായിടത്തും ഗുണദോഷ വിചാരം ചെയ്യേണ്ടി വരുന്നു. അതാണ് നമ്മൾ അങ്ങനെ ഒരു ഗുണദോഷ വിചാരം ചെയ്യുന്നു. ഞങ്ങൾ തത്വത്തെയാണ് സ്വീകരിക്കുന്നു, അതുകൊണ്ട് ഇതിന്റെ ആവശ്യം ഞങ്ങൾക്കില്ല എന്ന് പറയാൻ പറ്റില്ല. എന്താണ് തത്വത്തെ ഞാൻ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ തത്വത്തെ കുറിച്ചുള്ള ബോധത്തെ സ്വീകരിക്കുന്നു എന്നാണ് എന്റെ അർത്ഥം. അല്ല, തത്വത്തെ ആർക്ക് സ്വീകരിക്കാൻ പറ്റില്ല, അത് ഗ്രാഹ്യമല്ല, പ്രാപ്യമല്ല. പിന്നെ ഗ്രാഹ്യമായിരിക്കുന്ന എന്താണ്? ആ തത്വത്തെ കുറിച്ചുള്ള ബോധം, അതാണ് പ്രാപ്യമായിരിക്കുന്നത്. അതിൽ ഗുണദോഷ വിചാരങ്ങളെല്ലാം വേണ്ടി വരും. ഇപ്പൊ ശ്രുതിയെ കുറിച്ച് ചിന്തിക്കേണ്ടി വരും. ശ്രുതി ഈ തത്വത്തെയാണോ വെളിപ്പെടുത്തുന്നത്? ശ്രുതിയിൽ എന്തെങ്കിലും ദോഷമുണ്ടോ ഗുണമുണ്ടോ അത് ചിന്തിക്കേണ്ടി വരും. ശ്രുതിയെ വ്യാഖ്യാനിക്കുന്നവരെ കുറിച്ച് ചിന്തിക്കേണ്ടി വരും, അവിടെ ഗുണദോഷങ്ങളുണ്ടോ. എല്ലാം കാലദേശ നിമിത്തങ്ങളെ അപേക്ഷിക്കുന്നതുകൊണ്ട് നമുക്ക് കാലത്തെക്കുറിച്ചും ദേശത്തെക്കുറിച്ചും നിമിത്തത്തെക്കുറിച്ചും എല്ലാം ചിന്തിക്കേണ്ടി വരും. തത്വജ്ഞാനം ഏത് കാലത്തിലാണ് സംഭവിക്കുന്നത്, ഏത് ദേശത്തിലാണ് സംഭവിക്കുന്നത്, അതിൻ്റെ നിമിത്തം എന്തൊക്കെയാണ്, എല്ലാം ചിന്തിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ എന്തൊരു ഇവിടെ സമ്മിക്കായിട്ടുള്ള ഒരു ബോധം ഉണ്ടാകത്തുള്ളൂ. ചെറു ചോദിക്കും, ശ്രുതിയിൽ എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ നമ്മളെന്തിനാ അത് ചിന്തിക്കാൻ പോകുന്നു? ശ്രുതിയുടെ ദോഷം നമുക്കെന്താ ചിന്തിക്കണം? ശ്രുതിയിൽ ഗുണമാണോ ദോഷമാണോ? എന്നാലേ ദോഷരഹിതമായ അതിനെ കുറിച്ച് പറയും വ്യാഖ്യാതാക്കൾ. നിരുപപ്ലവമായ ജ്ഞാനമുണ്ടാകത്തുള്ളൂ. അല്ലെങ്കിൽ എന്തുവരും, നമ്മൾക്ക് തത്വത്തെ കുറിച്ചുണ്ടാകുന്ന ഈ ബോധവും അജ്ഞാന സംശയ വിവര്യങ്ങളോട് കൂടിയായിരിക്കും. ഇനി അത് വ്യാഖ്യാനിച്ചവരെ നമ്മൾ എന്തിനു നിരൂപണം ചെയ്യണം? ആ വ്യാഖ്യാനത്തിൽ ദോഷങ്ങളുണ്ടോ എന്ന് നിരൂപണം ചെയ്യേണ്ടി വരും. അതിലെന്തെങ്കിലും പോരായ്മകളുണ്ടോ? ഉണ്ടെങ്കിൽ ആ പോരായ്മ നമ്മളെയും ബാധിക്കും. അപ്പോൾ പോരായ്മകൾ ഒഴിവാക്കണമെങ്കിൽ അതും വിചാരം ചെയ്യേണ്ടി വരും. അപ്പോൾ സമ്യക്കായ ബോധം ഒരുവന് ഉണ്ടാകുന്നത് വരെ വിചാരം ഇതിനെല്ലാം അപേക്ഷിക്കുന്നു, തത്വം ഇതിന് ഒന്നിനെ അപേക്ഷിക്കുന്നില്ല. ആ തത്വബോധം എന്ന് പറയുന്നത് പരമാർത്ഥത്തിൽ ആ തത്വം തന്നെയാണ്. പക്ഷെ അങ്ങനെ ഒരു ബോധം ഉണ്ടാകണമല്ലോ. അങ്ങനെ ഒരു ബോധത്തെ വരവ് അപേക്ഷിക്കുന്നു. അതുകൊണ്ട് ഇവിടെ ശാസ്ത്രീയമായ ഭാഷയിൽ പറയും, തത്വജ്ഞാനം അതിൻ്റെ ഉത്പത്തിയിൽ സർവത്തെയും ആശ്രയിക്കുന്നു. അപ്പോൾ നമ്മൾ ചരിത്രവും പഠിക്കേണ്ടി വരും. എല്ലാം ആവശ്യമായിട്ടൊരു എന്തുകൊണ്ട് ഭാഷകാരൻ അങ്ങനെ പറഞ്ഞു, അതിലെന്താണ്, അതിൻ്റെ സ്വാധീനം എങ്ങനെ വന്നു, ഇന്ന് അതിനെ എങ്ങനെ മനസ്സിലാക്കണം, കാലം കൊണ്ട് വന്ന വ്യത്യാസം, ഇങ്ങനെയൊക്കെ വിശദീകരിക്കും. പലരും ഇതിനെ വിമർശിക്കുന്നുണ്ട്. എന്തിനതൊക്കെ പറയണം? ആ കാലത്തെക്കുറിച്ച് ദേശത്തെക്കുറിച്ചൊക്കെ എന്തിനു നമ്മൾ ചിന്തിക്കണം? അല്ലെങ്കിൽ നമ്മുടെ വിഭ്രാന്തികളെ നമുക്ക് തിരിച്ചറിയാൻ പറ്റാതെ വരും. ആ വിഭ്രാന്തികളെ തിരിച്ചറിയുന്നത് കൊണ്ടും തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടുമാണ് നമ്മളതെല്ലാം ചിന്തിക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നെ അവ്യാകൃതം എന്ന് പറഞ്ഞാൽ ചിലർ പറയുന്നു അജ്ഞാനം എന്ന് പറയുന്നു. എന്തിനാ ഇതിന് അജ്ഞാനമെന്ന് പറയുന്നു? അജ്ഞാനം എവിടെ ഇരിക്കുന്നു? ഈശ്വരനാണോ? സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാക്കും അജ്ഞാനം എന്ന് പറയുന്നത് ജീവനിലായിരിക്കുന്നു. ഇതെല്ലാം ജീവനിൽ യോജിപ്പിക്കുന്നു. ജീവനിൽ യോജിപ്പിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഭാഷകാരൻ ഉദ്ദേശിക്കുന്ന കാര്യം കിട്ടും. ഈ ഭാഷകാരൻ എന്താ ഉദ്ദേശിക്കുന്നത്? ഭൂതയോനിയായിരിക്കുന്ന സൃഷ്ടിക്ക് കാരണമായിരിക്കുന്നത് ഈശ്വരനാണ്, ജീവനല്ല എന്ന് പറയാനാണ് ഇവിടെ ഇത്രയും പ്രയാസപ്പെടുന്നത്. ഈ അധികരണങ്ങളിലെല്ലാം ഓരോ അധികരണത്തിലും ഭാഷകാരൻ ആവർത്തിച്ച് ആവർത്തിച്ച് ഉറപ്പിക്കുന്ന ഒരു കാര്യമാണ്, സൃഷ്ടിക്ക് കർത്താവ് ശരീരൻ ജീവനല്ല ഈശ്വരനാണ്. അപ്പോൾ ഇവിടെ ജീവൻ എന്നെടുത്തിട്ട് എന്താ പ്രയോജനം? അജ്ഞാനമെന്ന് അക്ഷരത്തിന് അജ്ഞാനമെന്ന് അർത്ഥം എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട് കൂടുതൽ. നിങ്ങൾ സംസ്കൃതം പഠിച്ചിട്ടില്ലാതെ നിങ്ങളുടെ ഭാഗ്യം, അല്ലെങ്കിൽ കുഴഞ്ഞു പോയനിവിടെ. അജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവും? അജ്ഞാനം ആരിലായിരിക്കും? ഈശ്വരനാണോ ജീവൻ? പക്ഷെ ശരിയാക്കാൻ അവർ ശ്രമിക്കുന്നത് എങ്ങനെ? അജ്ഞാനം എന്ന് പറയുന്നത് സുഷുപ്തിയിലെ അജ്ഞാനം. അങ്ങനെ എടുക്കും, സുഷുപ്തിയിലെ അജ്ഞാനത്തെ എടുക്കും. അപ്പൊ അവ്യാകൃതം എന്ന് പറയുന്നത് എന്താണ്? സുഷുപ്തിയിലെ അജ്ഞാനം. അപ്പൊ സുഷുപ്തിയിലെ അജ്ഞാനം അതുകൊണ്ട് സൃഷ്ടിക്കുന്നു എന്നാണ്, സൃഷ്ടി സംഭവിക്കുന്നു എന്നാണ്. സുഷുപ്തിയിലെ അജ്ഞാനം അത് അവ്യാകൃതമാണ്, അതിലിതെല്ലാം ഇരിക്കുന്നു. എന്താണ്? നാമരൂപാത്മകം ബീജമെല്ലാം ഇരിക്കുന്നു. അപ്പൊ ആര് സൃഷ്ടിക്കും? സുഷുപ്തിയിലെ അജ്ഞാനം കൊണ്ട് ജീവനിലേ സൃഷ്ടിക്കാൻ പറ്റും. ഭാഷകാരൻ ഇവിടെ ഉദ്ദേശിക്കുന്ന അർത്ഥം കിട്ടുമോ? ശ്രുതിയുടെ താല്പര്യം കിട്ടുമോ? ഈശ്വരനാണ് സൃഷ്ടികർത്താവെന്ന് കിട്ടും? ഇത്രയെല്ലാം കഷ്ടപ്പെട്ടതിന് ശേഷം അവസാനം സൃഷ്ടികർത്താവ് ജീവനാണെന്ന് വന്നു കഴിഞ്ഞാൽ അത് സമർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ട് ഭാഷ്യം എങ്ങോട്ട് പോകുന്നു? വ്യാഖ്യാതാക്കൾ ഏത് വഴിക്ക് സഞ്ചരിക്കുന്നു? ഭാഷകാരൻ ഈ അധികരണത്തിലല്ല ശ്രമിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് വ്യാഖ്യാതാക്കൾ എവിടെ ചെന്നെത്തിച്ചേരുന്നു? അപ്പോ ഇവിടെ വ്യക്തമായി ധരിക്കുന്നു, നമ്മളെങ്കിലും ഇത് വ്യക്തമായി ധരിക്കുന്നു. ഇവിടെ എന്താ സൃഷ്ടികർത്താവ് ആരാണ്? ഇവിടെ എങ്ങനെ അതിനെ ഭാഷകാരെ സമർത്ഥിക്കുന്നു? ഇവിടെ അവ്യാകൃതം എന്ന് പറയുന്നത് എന്താണ്? അത് ഈശ്വരന്റെ ശക്തിയാണോ അതോ ജീവന്റെ അജ്ഞാനമാണോ? ജീവന്റെ അജ്ഞാനത്തെ എന്തുകൊണ്ട് ഇവിടെ സ്വീകരിക്കാൻ പാടില്ല? ഇവിടെ അജ്ഞാനം എന്ന് പറയുന്നതുകൊണ്ട് ജീവ സുഷുപ്തി എന്ന് എന്തുകൊണ്ട് എടുക്കാൻ പാടില്ല? അവ്യാകൃതം എന്ന് പറയുന്നതുകൊണ്ട് എന്തുകൊണ്ട് ജീവന്റെ സുഷുപ്തി എടുക്കാൻ പാടില്ല? ഇതെല്ലാം വ്യക്തമായി ധരിച്ചിരിക്കുന്നു. അല്ല, ഇതെല്ലാം പറഞ്ഞതിന് ശേഷം, ഇത്രയൊക്കെ വ്യാഖ്യാനിച്ചതിന് ശേഷം വീണ്ടും അക്ഷരം അവ്യാകൃതം എന്ന് പറയുന്നുണ്ട്. വീണ്ടും ഇനി ആരെങ്കിലും ഇവിടെ അജ്ഞാനമെന്ന് പറയുകയാണെങ്കിൽ നല്ല ചൂറിൽ വെച്ച് അവന് നല്ല പിട കൊടുക്കണം, എന്നാലും പിന്നെ ബോധമുണ്ടാവും. പണ്ട് ഇഞ്ചുകൊടി പഠിപ്പിച്ചതുപോലെ, ഒരൊന്നൊന്ന് ഈ രണ്ട് രണ്ടെന്ന് പഠിപ്പിച്ചതുപോലെ, അങ്ങനെ നല്ല പിട കൊടുത്ത് ഇത് പഠിപ്പിക്കണം. ഈ അതിന് ഞാൻ പോരാ. കാരണം അങ്ങനെ പറഞ്ഞു കളയില്ല എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ചിലരങ്ങനെ വിചാരിക്കും, എന്തായാലും ഒരാൾ ഇത്രയൊക്കെ നമുക്ക് പറഞ്ഞു തന്നു, എൻ്റെ കയ്യിൽ നിന്ന് കുറച്ചുകൂടെ ചേർത്തേക്കാം, എൻ്റെ ഒരു സംഭാവന. ഭാഷകാരൻ പറയാത്തതും നമുക്കിത് വിശദീകരിച്ചെന്ന് പറയാത്തതുമായിട്ട് എൻ്റെ ഒരു സംഭാവനയായിട്ട് ഇത്ര കൂടെ ചേർത്തേക്കാമെന്ന് ചിലപ്പോൾ ചില വിഡ്ഢികൾ അങ്ങനെ ചിന്തിച്ചുകൂടാന്നില്ല, പറഞ്ഞെന്നും വരാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതിന് പരിഹാരം എന്ന് പറയുന്നത് ചൂരൽ കഷായമാണ്. അതുകൊണ്ട് ചിലപ്പോൾ ശരിയാവും. അപ്പോൾ ഇവിടെ ഇത് വളരെ, ഞാനത് പറഞ്ഞ് പേടിപ്പിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഇത് വ്യക്തമായി ധരിച്ചിരിക്കുന്നു. ചിലർ പേടിയുണ്ടെങ്കിലും ധരിക്കും, ശരിയായി ധരിക്കും അല്ലേ? ചിലടത്ത് കാര്യമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താലും മനസ്സിലാവില്ല. തല്ലുകൊള്ളൂ എന്ന് പറഞ്ഞാൽ ശരി, ബുദ്ധി ഒന്ന് ഉണരും, അതൊരു ഉറങ്ങി ഉറങ്ങിയിരിക്കും. അതുകൊണ്ടാണ് അത് പറയുന്നത്. അപ്പോൾ ഇവിടെ അജ്ഞാനം എന്നൊന്നും എടുക്കാൻ യാതൊരു വഴിയില്ല. ഇവിടെ അത് ഈശ്വരാശ്രയം എന്ന് ഭാഷ്യകാരൻ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ അവ്യാകൃതം എന്ന് പറയുന്നത് അതിന് മായാശക്തി എന്ന് വേണമെങ്കിൽ പറയാം. അജ്ഞാനം എന്ന് പറയുമ്പോൾ നമ്മുടെ ബുദ്ധി മാറിപ്പോകും, കാരണം അതാണ് നമ്മുടെ കയ്യിലുള്ള ആകെ മുതലെന്ന് പറയുന്നത്, അതാണ് അജ്ഞാനമാണ്. അപ്പം അവിടെ ചെന്നെത്തും. അപ്പം അത് വരാൻ പാടില്ല. അതുകൊണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നു എന്താണ്? ഈശ്വരാശ്രയം തസ്യവ ഉപാധിഭൂതം, ആ ഈശ്വരന്റെ തന്നെ ഉപാധിയായിരിക്കുന്ന വരുന്ന അക്ഷരം എന്ന് പറയുന്ന അവ്യാകൃതമാണ്, നാമരൂപങ്ങളുടെ ബീജശക്തിയാണ്, ഭൂതസൂക്ഷ്മമാണത്, ഈശ്വരനെ ആശ്രയിച്ചിരിക്കുന്നതാണ്. തസ്യവ ഉപാധിഭൂത ഈശ്വരന്റെ തന്നെ ആശ്രയമാണ്. അതെന്താണ്? സർവസ്മാത് വികാരാത് പരഹ. ആ അവ്യാകൃതമല്ലെങ്കിൽ ആ ശക്തിവിശേഷം ഈ കാണുന്ന ജഗത്തിന് പരമായിരിക്കുന്നതാണ്, സർവവികാരങ്ങളിൽ നിന്നും പരമായിരിക്കുന്നതാണ്. അതുകൊണ്ട് അതിനെ പറയുന്നു അവികാര, അത് കാര്യമല്ല എന്ന് പറയുന്നു. ഈശ്വരശക്തിയല്ലേ അത്. തസ്മാത് പരത, അങ്ങനെ പരമായിരിക്കുന്നതിൽ നിന്നും പരഹ, പരനാണ് ഈശ്വരൻ. ഇത് ഭേദേന ഉപദേശ, അഭ്യാകൃതത്തിൽ നിന്നും ഭിന്നമായി ഈശ്വരനെ നിർദ്ദേശിച്ചിരിക്കുന്നത് കൊണ്ട് ഇവിടെ ജഗത് കാരണനായിരിക്കുന്നത് ഈശ്വരനാണ്, ജീവനല്ല. അല്ല, ജീവന്റെ ഉറക്കം കൊണ്ട് സൃഷ്ടിച്ചല്ല ഈ ലോകത്തെ. അതിനുവേണ്ടിയിട്ട് ഈ ലോകത്തെ സൃഷ്ടിക്കാൻ വേണ്ടി അവിടെ ഒന്നിനെ കൽപ്പിക്കേണ്ട കാര്യമില്ല. ഇത് ഭേദന ഉപദിശ. പരമാത്മന പരമാത്മാനം, പരമാത്മാവിനെ യാണ് വിവക്ഷിതം. ശ്രുതിയുടെ താല്പര്യം പരമാത്മാവാണ് എന്നുള്ളത് കാണിക്കുന്നു, അല്ല ജീവനല്ല. ജീവനല്ല ഇവിടെ കാണിക്കുന്നത്. ഇവിടെ പിന്നെ മറ്റു പല വിഷയങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട്, നാനാ ജീവപാത. ഇവിടെ നമുക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങളല്ല. നാത്ര പ്രധാനം നാമ കിഞ്ചിത് സ്വതന്ത്രം തത്വം അഭ്യവഗമ്യ തസ്മാ ഭേദിച്ചത്. ഇനി ഈ അവ്യാകൃതം എന്ന് പറയുന്നത് പ്രധാനമാണോ? അല്ല. പ്രധാനം എന്ന് പറയുന്നത് എന്താണ്? അത് ഒരു സ്വതന്ത്രമായ തത്വമായിട്ടാണ് എടുക്കുന്നത്. ഈശ്വരനുമായിട്ട് അതിന് ബന്ധമൊന്നുമില്ല. ഈ ജഗത്തിന് കാരണമായി സത്വരജസ്തമോ ഗുണങ്ങളുടെ സാമ്യാവസ്ഥയിലുള്ള പ്രധാനം എന്ന് പറയുന്ന ഒരു തത്വം ഉണ്ടെന്ന് പറയുന്നു. അതിനിവിടെ സ്വീകരിക്കുന്നില്ല. അദ്വൈതയും സത്വരജസ്തമോ ഗുണങ്ങളെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യും. പക്ഷെ ആ അദ്വൈതി പറയുന്ന പ്രധാനം എന്ന് പറയുന്നത് എന്താണോ? ഈശ്വരനെ ആശ്രയിച്ചിരിക്കുന്ന ഒരു ശക്തി വിശേഷം. ഇവിടെ ഈശ്വരനെ സ്വീകരിക്കുന്നു. ഈശ്വരനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിനു വേണം പ്രധാനമെന്നും പ്രകൃതി എന്നും ഒന്നും വിളിക്കുന്നതിൽ വിരോധമൊന്നുമില്ല. പക്ഷെ ഈശ്വരനെ ആശ്രയിക്കാതെ ഒരു പ്രത്യേക ശക്തിയിൽ നിന്നാണ് പ്രപഞ്ചം ഉണ്ടായെന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കത്തില്ല. അത്ര പ്രധാനം നാമ കിഞ്ചിത് സ്വതന്ത്രം തത്വം, പ്രധാനം എന്ന് പറയുന്ന ഒരു സ്വതന്ത്രമായ തത്വത്തെ ഇവിടെ സ്വീകരിക്കുന്നില്ല. അഭിഭൂമ്യ തസ്മാത് ഭേദ, അതിൽ നിന്ന് വേറിട്ടാണ് ഈശ്വരൻ അങ്ങനെ പറയുന്നില്ല. കിം തർഹി, പിന്നെന്താണ് ഇത്? പ്രധാനമവി കൽപ്യമാനം ശ്രുതി അവിരോധേന അവ്യാകൃതാദി ശബ്ദവാജ്യം ഭൂതസൂക്ഷ്മം പറയുന്നു. നിങ്ങൾക്ക് ഇനി പ്രധാനം എന്ന് പറയുന്ന ഒന്നിനെ സ്വീകരിക്കണമെന്ന് വാശിയാണെങ്കിൽ സ്വീകരിച്ചോളൂ. പക്ഷെ ആ പ്രധാനം എന്തായിരിക്കും? പറയുന്നു പ്രധാനമായി കൽപ്യമാനം ശ്രുതി അവിരോധേന, ശ്രുതിക്ക് വിരോധം വരരുത്. എന്താ വിരോധം വരാൻ പാടില്ല എന്ന് പറയുന്നു? ശ്രുതി ആത്യന്തികമായി ഈശ്വരനെ സ്വീകരിക്കുന്നു, സൃഷ്ടികർത്താവായി. അതാണ് അവ്യാകൃതാദി ശബ്ദവാച്യം. അവ്യാകൃതം തുടങ്ങിയ ശബ്ദങ്ങൾ കൊണ്ട് പറയുന്ന ഒന്നാണ് ശബ്ദത്തിലുള്ള കാര്യം. അവരുടെ പ്രധാനമെന്ന് പേര് പറഞ്ഞു. പക്ഷെ അതെന്താണ്? ഭൂതസൂക്ഷ്മം. അല്ല, ഭൂതസൂക്ഷ്മം എന്ന് പറയുന്നു, അവ്യാകൃതം എന്ന് പറയുന്നു. അത് ഈശ്വരാശ്രയമായി സ്വീകരിക്കുക, ജീവാശ്രയമല്ല, സ്വതന്ത്രമല്ല. പരികൽപ്യത, അങ്ങനെ കൽപ്പിക്കുകയാണെങ്കിൽ പരികൽപ്യത. അപ്പൊ നിങ്ങൾ പ്രധാനം എന്ന് പറയുന്ന ഒന്നിന് സ്വീകരിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് വിരോധമൊന്നും, സ്വീകരിക്കുക, അത് ഈശ്വരാശ്രയമാണ്. അപ്പൊ അദ്വൈതത്തിൽ ഈശ്വരന് പരമമായ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. നമ്മൾ ധരിക്കുന്ന പോലെ ഈശ്വരനെ നിഷേധിക്കുന്ന ഒന്നല്ല അദ്വൈതമെന്ന്. മറിച്ച് ഈശ്വരന്റെ തത്വം എന്താണെന്ന് വെളിപ്പെടുത്തുന്നു എന്നേ ഉള്ളു. പിന്നെ അവിടെ നിഷേധിക്കുന്ന എന്താണ്? ഉപാധികളെയാണ് നിഷേധിക്കുന്നത്, അല്ല ഈശ്വര തത്വത്തെയെല്ലാം നിഷേധിക്കുന്നു. അത്യന്തികമായി എന്താണ് കാര്യം? കാരണം അതീതനായ ഒരു ഈശ്വരനെ വെളിപ്പെടുത്താനാണ് അദ്വൈതം ശ്രമിക്കുന്നത്. അതിന്റെ ഭാഗമായി മായ അതീശ്വരനായിരിക്കുന്ന മായ ആകുന്ന ആശ്ര മായ എന്ന ഉപാധിയോടുകൂടിയിരിക്കുന്ന മായയ്ക്ക് ആശ്രയമായിരിക്കുന്ന ഈശ്വരനെ കൂടെ അംഗീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് പറയുന്നു കൽപ്യമാനം കൽപ്യത പരികൽപ്യത. നിങ്ങൾക്ക് അങ്ങനെ കൽപ്പിക്കണമെന്നുണ്ടെങ്കിൽ കൽപ്പിക്കാം, പക്ഷെ ഈശ്വരാശ്രയമായിട്ട് സ്വീകരിക്കാവൂ. തസ്മാത് ഭേദോപദേശ. അതുകൊണ്ടാണ് സാഖ്യന്മാര് ഈശ്വരനെ സ്വീകരിച്ചില്ലെങ്കിലും സാഖ്യ സിദ്ധാന്തത്തെ അതേപടി തുടർന്ന യോഗസൂത്രത്തിൽ നിന്നപ്പോൾ ഈശ്വരനവിടെ പ്രകടമായി, അവിടെ ഈശ്വരനെ അംഗീകരിച്ചു. അപ്പോൾ അതിന് മാറ്റം വന്നു, അംഗീകരിക്കേണ്ടി വരും. ഈശ്വരനെ അംഗീകരിച്ചില്ലെങ്കിൽ പല യുക്തിക്ക് സമാധാനമില്ലാതെ വരും. അതുകൊണ്ട് തസ്മാ ഭേദോപദേശ, നേരത്തെ പറഞ്ഞു വിശേഷണം, ഒരു ഹേതു പറഞ്ഞു. ഈശ്വരന്റെ വിശേഷണങ്ങളോ പറഞ്ഞിരിക്കുന്നു അക്കാരണം കൊണ്ടും, മറ്റൊന്ന് ഭേദോപദേശ. മായയിൽ നിന്ന് വേറിട്ട്, അവ്യാകൃതത്തിൽ നിന്ന് വേറിട്ട് പറഞ്ഞിരിക്കുന്നത് കൊണ്ടും പരമേശ്വരോ ഭൂതയോ, ഇവിടെ ഈശ്വരനാണ് ജഗത്കർത്താവ് ഇത്യേതധിക പ്രതിപാദ്യത, അക്കാര്യമാണ് ഇവിടെ പ്രതിപാദിക്കപ്പെടുന്നത്. അത് തന്നെ വീണ്ടും മറ്റ് യുക്തികളിലൂടെ വീണ്ടും സമർത്ഥിക്കുന്നു, കുതശ്ച പരമേശ്വരോ ഭൂതയോ. വീണ്ടും ഈശ്വരനാണ് ജഗത്തിന് കാരണം എന്നുള്ളതിന് നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും യുക്തി പറയാനുള്ളൂ? അപ്പോൾ ഇവിടെ ഓരോ ഭാഗത്തിലും ഈശ്വരന്റെ അസ്തിത്വത്തെ ഭാഷകാരൻ ആവർത്തിച്ച് ആവർത്തിച്ച് ഉറപ്പിക്കുകയാണ്. അത് കേവല യുക്തിയെ ആശ്രയിച്ചിട്ടല്ല, ശ്രുതിക്ക് അനുകൂലമായ യുക്തി ആശ്രയിച്ചിട്ട്. അതുകൊണ്ട് ശ്രുതിയെ ആശ്രയിച്ചുള്ള വിചാരം ഭാഷ്യകാരൻ അക്കാര്യത്തിന് അവലംബിച്ചിരിക്കുന്നത്.